ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ്ഭഗവത്ഗീത 12 ശ്ലോകം. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗ ത്യാഗാത് ശാന്തിരനന്തരം. ഇതാനീ സർവകർമ്മഫലത്യാഗം സ്തൗതി. ഇവിടെ സർവകർമ്മ ഫലത്യാഗത്തെക്കുറിച്ച് പറയുന്നു. ശ്രേയോഹി പ്രശസ്തിതരം ജ്ഞാനം. ജ്ഞാനം ശ്രേഷ്ഠമാണ്. കസ്മാത്? ശ്ലോകാർത്ഥം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. വിവേകപൂർവകാത് അഭ്യാസാത്, വിവേകപൂർവകമായ അഭ്യാസം കൊണ്ട്. അതും ഭാഷകാരൻ പറഞ്ഞു നേരത്തെ എന്താണ് അഭ്യാസമെന്ന്. തസ്മാത് വിജ്ഞാനാത്, ആ ജ്ഞാനത്തെക്കാളും എന്താണ് ജ്ഞാനപൂർവകം ധ്യാനം വിശേഷിച്ച് ജ്ഞാനപൂർവകമായ ധ്യാനം അത് ശ്രേഷ്ഠമാണ്. ജ്ഞാനപദോ ധ്യാനാദപി കർമ്മ ഫലത്യാഗ, ആ ജ്ഞാനത്തോടുകൂടിയ ധ്യാനത്തെക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മഫലത്യാഗം. വിശിഷ്യത അനുഷ്ഠിച്ചത് എല്ലായിടത്തും വിശിഷ്യത എന്ന് കൂട്ടിച്ചേർക്കുക. ഏവം കർമ്മഫലത്യാഗ പൂർവ വിശേഷണവത, ആ കർമ്മഫലത്യാഗം ധ്യാനത്തോടുകൂടിയ കർമ്മഫലത്യാഗം എന്നാണ് പൂർവ വിശേഷണവത. ശാന്തിരുവശമ സഹേതുകസ്യ സംസാരസ്യ അനന്തരമേവസ്യ എന്ന് പറയുന്നു. ആ കർമ്മഫലത്യാഗം കൊണ്ട് ഈ സംസാരത്തിൻ്റെ ഉപശമം സംഭവിക്കുന്നു. അത് കാലാന്തരമവാഷതെ, അതിനുവേണ്ടി കാലതാമസമില്ല. അതുകൊണ്ട് ആ ത്യാഗത്തിൽ നിന്നുണ്ടാകുന്ന ശാന്തി ശ്രേഷ്ഠമാണ് എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇവിടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് കർമ്മഫലത്യാഗം കൊണ്ട് ശാന്തി ഉടൻ തന്നെ പ്രാപിക്കും. രാമാദ്യൻ പറയുന്നു കർമ്മഫലത്യാഗം കൊണ്ട് മനസ്സിന് ശാന്തി ഉണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന കാര്യങ്ങളാണ് അടുത്ത് പറയുന്നത്. ഇവിടെ മുതൽ 13-14 തുടങ്ങി അവസാനം വരുന്ന ഭാഗങ്ങളെ അവസാനം ചെയ്തു ധർമ്മ്യാമൃതം. അതുകൊണ്ട് ഇതിന് മൊത്തം പറയുന്നത് ധർമ്മ്യാമൃതം എന്നാണ് ഇവിടെ മുതൽ അങ്ങോട്ട് വരുന്ന ഭാഗങ്ങൾ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണയേവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖസുഖക്ഷമേ. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഒരു ബ്രഹ്മചാരിയുടെ അടിസ്ഥാന മൂല്യങ്ങളെപ്പറ്റി ദയവായി ഉപദേശിക്കണം. ഇപ്പോ ഈ ഉപദേശിക്കണമെന്നാണ്, ഞാൻ ആരും ഉപദേശിക്കാറില്ല, അഭിപ്രായങ്ങൾ പറയാറേ ഉള്ളൂ. ഇന്നുവരെ ആരും ഉപദേശിച്ചിട്ടില്ല, അതുകൊണ്ട് എൻ്റെ അഭിപ്രായം പറയാം. ബ്രഹ്മചാരിയുടെ അടിസ്ഥാന മൂല്യങ്ങൾ, ഇപ്പൊ മൂല്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇനി നമ്മൾ പറയുന്നതിനെ ഈ ധർമ്മ്യാമൃതം എന്ന് പറയുന്നത്, കാരണം എൻ്റെ ഇടയ്ക്കും പറയുന്നുണ്ട് യോഗി. ഇത് തന്നെയാണ് ബ്രഹ്മചാരിയുടെ മൂല്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. മൂല്യങ്ങളാണോ എങ്കിൽ ഇത് തന്നെ അധ്യേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച എന്ന് പറയുന്ന ഇതാണ് ഒരു ബ്രഹ്മചാരിയുടെ മൂല്യങ്ങൾ. ഇതിനപ്പുറം ഒന്നും പറയാനില്ല. സർവകാര്യങ്ങളും ഈ പറയുന്ന ഭാഗങ്ങളിൽ വരുന്നുണ്ട്. പിന്നെ ആചാരങ്ങളെ സംബന്ധിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഉദ്ദേശിച്ചിട്ടാണ് മൂല്യങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നതെങ്കിൽ രണ്ടു കാര്യങ്ങളുണ്ട്. സന്യാസിയെ സംബന്ധിച്ചാലും ബ്രഹ്മചാരിയെ സംബന്ധിച്ചാലും, ബ്രഹ്മചാരി എന്ന് പറയുന്നതുകൊണ്ട് ബ്രഹ്മചാരിണിയെ കൂടെ എടുത്തോളാം. അപ്പോൾ ആചാരങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ആചാരങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇവിടെ പറയുന്നില്ല. ആചാരങ്ങളെ സംബന്ധിച്ച് സാറിന് പറയുന്നത് സ്മൃതികളിലാണ്. മൂല്യങ്ങളെ സംബന്ധിച്ച് എല്ലാ ആധ്യാത്മിക ശാസ്ത്രങ്ങളിലും പറയും. ആചാരം എന്ന് പറയുന്നത് മൂല്യങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ. പക്ഷെ അതിന് വ്യത്യാസം എന്ന് വെച്ചാൽ ബാഹ്യമായി ആചരിക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ. പുറമേ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, അയാളുടെ ജീവിതത്തിൽ വ്യക്തിനിഷ്ഠമായ ജീവിതത്തിൽ അയാൾ ഏതെല്ലാം തരത്തിൽ ആചരിക്കണം, അത് വന്നു. മറ്റേ മൂല്യങ്ങളെന്ന് പറയുമ്പോൾ അത് അയാളുടെ സാധനയുടെ ഭാഗമാണ്, അതിവിടെ പറയുന്നുണ്ട്. അദ്വേഷ്ട സർവഭൂതാണ്. അതിന് പ്രത്യേകിച്ച് പുതിയൊരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. ആചാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പൊതുവായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും പഴയ ഈ കാലത്തിന്റെ വ്യത്യാസം വന്നു. പഴയ കാലത്ത് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഒരാള് ഉപനയനം ചെയ്യുന്നതോടുകൂടി ബ്രഹ്മചാരിയാണ്. ഉപനയനം ചെയ്യുന്നത് അന്നത്തെ പഴയ നമ്മുടെ സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്നതാണ്. പഴയ വർണ്ണവ്യവസ്ഥ അനുസരിച്ച് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ എന്നിങ്ങനെയുള്ള ഭേദമനുസരിച്ചിട്ടാണ്. അതിന് എത്രയും നേരത്തെ ബ്രാഹ്മണന് ഉപനയനം ചെയ്യുന്നു, കുറച്ചുകൂടി താമസിച്ച് വൈശ്യന്, അത് കഴിഞ്ഞ് അല്ല ക്ഷത്രിയന്, പിന്നെ വൈശ്യന്. അപ്പോൾ ഉപനയനം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, അപ്പോൾ ബ്രഹ്മചര്യത്തിൻ്റെ തുടക്കം അതാണ്. ഉപനയനമാണ് ബ്രഹ്മചര്യത്തിൻ്റെ തുടക്കം. അപ്പോൾ അത് അതിൻ്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ഉപനയനം ചെയ്യുന്നു. അപ്പോൾ ബ്രഹ്മചാരിയുടെ വേഷം അന്നത്തെ അതൊക്കെ പോയി ഒന്ന് പൂണുനൂലിടുക, അത് ഒന്നാണ്. ശിഖ, തലയിൽ ശിഖ വയ്ക്കുക, പിന്നെ ദണ്ഡ് ബ്രഹ്മചാരിക്ക് അന്നത്തെ രീതി അനുസരിച്ചാണ്. പിന്നെ ഒരു ഒറ്റ വസ്ത്രം, ആ ഒറ്റ വസ്ത്രത്തെ ഇതിൻ്റെ പുറത്തുകൂടിയുള്ള ഒരു കെട്ട്. അപ്പോൾ അതിനെല്ലാം പ്രത്യേകിച്ച് നിയമങ്ങളുണ്ടായിരുന്നു. ബ്രാഹ്മണൻ ഇന്നത് ഉപയോഗിക്കണം, ക്ഷത്രിയൻ ഇന്നത് ഉപയോഗിക്കണം, വൈശ്യൻ ഇന്നത് ഉപയോഗിക്കണം, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. അത് മനുസ്മൃതിയും മറ്റും വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇന്ന ഇന്ന സാധനങ്ങൾ ഉപയോഗിക്കണം. ഒരാൾക്ക് ചണം ഉപയോഗിക്കണമെങ്കിൽ വേറെ ആൾക്ക് ചർമ്മം ഉപയോഗിക്കണം, വേറെ ആൾക്ക് പരുത്തി ഉപയോഗിക്കണം, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേക നിയമങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ആചാരങ്ങൾ ബ്രഹ്മചാരിയുടെ. പിന്നെ ബ്രഹ്മചാരിക്ക് ദണ്ഡ് വേണം, അതോടൊപ്പം കമണ്ഡലവും ആകാം. ഉപനയനം സ്വീകരിക്കുന്നതിന് വേണ്ടി, വേദാധ്യയനം ചെയ്യുന്നതിന് വേണ്ടി. അതുകൊണ്ട് പ്രാചീനമായ വ്യാഖ്യാനം ബ്രഹ്മ എന്ന് വെച്ചാൽ വേദം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. തദർത്ഥം വ്രതം ചരിതീതി ബ്രഹ്മചാരി. വേദാധ്യയനത്തിന് വേണ്ടി, തദർത്ഥം എന്ന് വെച്ചാൽ വേദാധ്യയനത്തിന് വേണ്ടിയിട്ടുള്ള വ്രതം, അതാണ് പഴയകാലത്ത് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതനുസരിച്ച് ബ്രഹ്മചര്യ വ്രതം പാലിക്കുന്നവന് വരുന്ന പ്രധാനമായ എന്താണ്? ബ്രഹ്മചാരി സ്വന്തം വീട്ടിൽ താമസിക്കാൻ പാടില്ല, ഗുരുകുലത്തിൽ താമസിക്കും. ഇന്ന് അത്തരം കാര്യങ്ങളൊക്കെ പ്രായോഗികമാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് അതുപോലെ ചെയ്യാമോ ചെയ്യണ്ടേ എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. ബ്രഹ്മചാരിയുടെ കുറിച്ച് പറയണമെന്ന് പറയുന്നതുകൊണ്ട് പറയുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് പഴയ പുസ്തകങ്ങളിൽ ബ്രഹ്മചാരികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സ്മൃതിയാണ്. നിങ്ങളീ പലരും അത് വായിച്ചിരിക്കും, ചോദിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ബ്രഹ്മചാരി ഗുരുകുലത്തിൽ തന്നെ താമസിക്കണം. ഓ, അത് ഉപാധ്യായൻ, ആചാര്യൻ, ഇങ്ങനെ പല ശ്രേണിയിലുണ്ട് പഠിപ്പിക്കുന്നവർ. അതിന് ചിലരെന്ത് ചെയ്യുന്നു, ഉപനയനം ചെയ്ത് തന്നെ വേദം പഠിപ്പിക്കുന്നു. ചിലരങ്ങനെയല്ല, ചിലർ ഉപനയനം ചെയ്യിച്ചിട്ട് മറ്റൊരാളെ കൊണ്ട് വേദം പഠിപ്പിക്കുന്നു. അതിൻ്റെ ഭേദമനുസരിച്ചാണ് അന്ന് ഉപാധ്യായൻ, ആചാര്യൻ എന്നൊക്കെയുള്ള ഭേദങ്ങൾ തന്നെ വരുന്നത്. അപ്പോൾ ചോദിക്കും, സ്ത്രീകൾക്കോ എന്നാണ്. പുരുഷന്മാരെ സംബന്ധിച്ച് ഇത് ശരിയാണ്, അല്ലെങ്കിൽ ആൺകുട്ടികളെ സംബന്ധിച്ച്. ചെറിയ പ്രായത്തിലാണ്, 5 വയസ്സ് മുതലൊക്കെയാണ് ഉപനയനം ചെയ്യുന്നത്. പെൺകുട്ടികൾക്കാണെങ്കിൽ പുരാ യുഗേഷു നാരീണാം മുഞ്ചി ബന്ധനം വിഷ്യതി അധ്യാപനം ച വേദാന ഗായത്രി വചനം തഥ. ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്കുണ്ടായിരുന്നു ഉപനയനവും മുഞ്ചി ബന്ധനവും വരുന്ന പൂണൂൽ ധാരണം ഗായത്രി വചനം എന്ന് വെച്ചാൽ ഗായത്രി സാവിത്രി എന്ന് വെച്ചാൽ ഗായത്രി ഗായത്രി ചൊല്ലുക. അധ്യാപനം വരെ ഉണ്ടായിരുന്നു. അധ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ വേദം പഠിപ്പിക്കുക, ഇതെല്ലാം ഒരു കാലത്ത് സ്ത്രീകൾക്കുണ്ടായിരുന്നു. പിന്നീട് ഈ കാലത്തിൻ്റെ ഗതിയിൽ എങ്ങനെ മാറിപ്പോയതാണ്. അതുകൊണ്ട് മനുസ്മൃതി പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊന്നും സ്ത്രീകളുടെ ഉപനയനത്തെക്കുറിച്ചും മറ്റും പറയുന്നില്ല. ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ഉപനയനത്തെക്കുറിച്ച് പറയുന്നില്ല, ആൺകുട്ടികളെ കുറിച്ചേ പറയുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ ഉപനയനം ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റു പല ഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്നുണ്ട്. പതഞ്ജലിയുടെ മഹാഭാഷ്യം ഇതിനൊക്കെ പല ഭാഗത്തും സ്ത്രീകളുടെ വേദാധ്യയനത്തെക്കുറിച്ചും അധ്യാപനത്തെക്കുറിച്ചും ഈ മൂഞ്ചി ബന്ധനം പൂണൂൽ ധാരണത്തെക്കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഇത് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഭേദമില്ലാതെ എല്ലാവർക്കും ഈ ബ്രഹ്മചര്യവ്രതം ഉണ്ടായിരുന്നു. അത് വേദം അധ്യയനം ചെയ്യുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന വ്രതം എന്നുള്ളതിനൊക്കെയാണ്. അത് ഗുരുകുലത്തിൽ തന്നെ താമസിക്കുന്നു. പിന്നെ അതിനോട് നിർബന്ധമായിട്ടുള്ള എന്താണ്? സന്ധ്യാവന്ദനം, ത്രിസന്ധ്യ ത്രിശവനം, അതായത് മൂന്ന് സന്ധ്യകളും ആചരിക്കുക. സന്ധ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉപാധ്യായൻ അല്ലെങ്കിൽ ആചാര്യൻ നിർദ്ദേശിക്കുന്ന രീതിയിൽ മൂന്ന് സമയവും ഗായത്രി മന്ത്രം ചൊല്ലുക. അതിന് ആ ഗായത്രി മന്ത്രം ചൊല്ലുന്നതിന് വേണ്ട മറ്റ് നിയമങ്ങളും പാലിക്കുക. അത് മൂന്ന് നേരം ചെയ്യുക, മൂന്ന് നേരം കുളിക്കുക. അതും അന്നത്തെ നിയമമായിരുന്നു, ബ്രഹ്മചാരി അനുഷ്ഠിക്കേണ്ടതാണ്. പിന്നെ വേദാധ്യയനം ഉപനയനം ചെയ്ത് വേദാധ്യയനം തുടങ്ങിക്കഴിഞ്ഞാൽ സമാവർത്തനം എന്ന് പറയുന്ന ഒരു ചടങ്ങ്. ആ സമാവർത്തനം എന്ന് പറയുന്ന ചടങ്ങ് അയാൾ വേദാധ്യയനം മതിയാക്കി ഗുരുവിന്റെ അനുജ്ഞയോടുകൂടി ഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം ചെയ്യുന്നതാണ്. ആ സമയം വരെ ബ്രഹ്മചാരി തലമുടി മുറിക്കാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് നിയമം. ആഭൂഷണങ്ങൾ അലങ്കാരങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, തല ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യാൻ പാടില്ല. തലയൊക്കെ ജഡയായിരിക്കുന്ന ഒന്നാണ്. അത് ബ്രഹ്മചാരിയുടെ നിയമം. പിന്നെ ഗുരുവിന്റെ സന്നിധിയിൽ പാലിക്കേണ്ട നിയമങ്ങൾ ബ്രഹ്മചാരിക്ക് പറയുന്ന ഇതാണ്. വ്യക്തിപരമായി പാലിക്കേണ്ട നിയമങ്ങൾ, ബ്രഹ്മചാരി ഭിക്ഷയെടുത്തേ ഭക്ഷണം കഴിക്കാവൂ, ഗുരുകുലത്തിൽ നിന്നും പുറത്തുപോയി ഭിക്ഷ സ്വീകരിച്ചുകൊണ്ടുവന്ന് ഗുരുവിന് സമർപ്പിച്ചിട്ട് ഗുരു നൽകുന്നത് ഭക്ഷിക്കുക. അത് ബ്രഹ്മചാരിയുടെ പഴയ ആചരണം. അല്ലാതെ സ്വയം പാകം ചെയ്തു ഒന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഭിക്ഷയെടുത്ത് തന്നെ ഭക്ഷണം കഴിക്കണം. അത് ബ്രഹ്മചാരിയുടെ വ്യക്തിപരമായ ആചരണങ്ങളിൽപ്പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ അധ്യയനത്തിന് വേണ്ടി വരുന്ന നിയമങ്ങൾ പറയുന്നുണ്ട്. അനധ്യയന ദിവസങ്ങൾ, അധ്യയന ദിവസങ്ങൾ, അങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നു ഗുരുകുലത്തിൽ. പ്രതിപദ, അഷ്ടമി, ചതുർദ്ദശി, ഇങ്ങനെയെല്ലാം പറയുന്ന ചില ദിവസങ്ങൾ അനധ്യയന ദിവസങ്ങളായിട്ടാണ്. ആ ദിവസമൊന്നും അധ്യയനം ചെയ്യാൻ പാടില്ല. അധ്യയനം ചെയ്യുമ്പോൾ പഴയകാലത്ത് ഈ ബ്രഹ്മചാരിയുടെ നിയമങ്ങളെല്ലാം പറയുന്നത് അധ്യയനമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ ബ്രഹ്മചാരി ബ്രഹ്മചര്യവ്രതം കർശനമായി പാലിക്കണമെന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. മൈഥുനത്യാഗം തുടങ്ങിയ കാര്യങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായി വരുന്നതാണ്. പ്രധാനമായി വരുന്ന ആചരണങ്ങൾ ഇതൊക്കെയാണ്. അധ്യയനത്തിന് വേണ്ടി പാലിക്കേണ്ട നിയമങ്ങൾ അത് പറയുന്നു. എന്താണോ അധ്യയനത്തിന് വേണ്ടി ഗുരു ആവശ്യപ്പെടുമ്പോൾ മാത്രമേ ശിഷ്യൻ ചെല്ലാവൂ. അധ്യയനത്തിന് വേണ്ടിയിട്ട് സ്വയം അധ്യയനത്തിന് ചെല്ലാൻ പാടില്ല. പിന്നെ അധ്യയനം നടത്തുമ്പോൾ അലക്ഷ്യമായിട്ടിരിക്കാൻ പാടില്ല. ഗുരുവിൻ്റെ പ്രത്യഭിമുഖമായി ഗുരുവിൻ്റെ മുഖത്ത് നോക്കി തന്നെ ഇരിക്കണം. വേറെ ലക്ഷ്യമായിട്ട് നോക്കിയിരിക്കാൻ പാടില്ല. ഗുരു അങ്ങനെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗുരു ഉണരുന്നതിന് മുമ്പ് തന്നെ ഉണർന്നിരിക്കണം. ഗുരു ഉറങ്ങിയതിന് ശേഷമേ ഉറങ്ങാവൂ. എന്നാ ഈക്ഷേത ഉദ്യന്തമാദിത്യം പറയും. ഉദയസൂര്യനെ കാണാൻ പാടില്ല, അതിന് മുമ്പ് തന്നെ ഉണർന്നിരിക്കണം. ഇങ്ങനെ ഒത്തിരി നിയമങ്ങൾ ബ്രഹ്മചാരിക്ക് വേണ്ടി പറയുന്നുണ്ട്. ഈ നിയമങ്ങളെല്ലാം കർശനമായി പാലിച്ചുണ്ട്. പിന്നെ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അല്പഭക്ഷണമായിരിക്കണം, അമിതമായി ഭക്ഷണം കഴിക്കാൻ പാടില്ല പറയുന്നു. ശ്രദ്ധാലുവായിരിക്കണം, ഭഗവധ്യാനം, കാകദൃഷ്ടി എന്നെല്ലാം പറയുന്നതാണ്. സ്വാവിനെ പോലെ, നായെപ്പോലെ ഉറക്കത്തിനും ശ്രദ്ധയുണ്ടായിരിക്കണം. ഗുരുവിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധയുണ്ടായിരിക്കണം. ഗുരുവിന് വേണ്ടുന്ന എല്ലാ ശുശ്രൂഷയും, ഗാത്ര സംവാഹനം തുടങ്ങിയ ബ്രഹ്മചാരി ചെയ്യേണ്ട കൃത്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഗുരുവിൻ്റെ കാല തടവി കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. ഗുരുവിന് വേണ്ടി വരുന്ന ശാരീരികമായി വരുന്ന സേവനങ്ങളും മറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഗുരുകുലത്തിൽ ആവശ്യമുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യണം. അന്നത്തെ കാലത്ത് എന്താണ് സമിത്ത് ശേഖരിക്കുക എന്ന് വെച്ചാൽ വിറക്. എല്ലാ ദിവസവും ഹവനം നടക്കും ഗുരുകുലത്തിൽ. ആ ഹവനത്തിന് വേണ്ടി വരുന്ന ഹവിസ്, പുഷ്പങ്ങൾ, ധാന്യങ്ങൾ ഇതെല്ലാം ശേഖരിക്കുക. അതെല്ലാം കാട്ടിപ്പോയി ശേഖരിച്ചുകൊണ്ട് ഇതെല്ലാം പിന്നെ ഗുരുവിന് വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്യുക. അത് പിന്നെ മറ്റ് ആചരണങ്ങൾ പറയുന്നുണ്ട്. ഗുരുവും ഈ ബ്രഹ്മചാരിയുടെ ആചരണങ്ങൾ പറയുന്നത് ഗുരുവും ശിഷ്യനെയും ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. ഗുരു ഇരിക്കുമ്പം അതിനൊപ്പം ഇരിക്കാൻ പാടില്ല. ഗുരുവിൻ്റെ ഇരിപ്പിടത്തിൽ ഗുരുവിന് സമമായ ഇരിപ്പിടങ്ങൾ ഇരിക്കാൻ പാടില്ല. അതിന് പിന്നെ ഭേദഗതിയിൽ പറയുന്നത് എന്താണോ, വള്ളത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരുമിച്ചിരിക്കാം. അങ്ങനെയൊക്കെ ചില ഭേദഗതികളും പറയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ അല്ലാതെ പറ്റാതെ വരുമ്പോൾ അവിടെ സാധാരണഗതിയിൽ ഗുരു ഇരിക്കുമ്പോൾ ഇത് വിശദമായിട്ട് മനുസ്മൃതി എടുത്ത് വായിച്ചു നോക്കുക. മനുസ്മൃതിയിലെല്ലാം വിശദമായി പറയുന്നുണ്ട്. മറ്റു പല സ്മൃതികളിലും പറയുന്നുണ്ട് അങ്ങനെ ഗുരുവിനൊപ്പം ഇരിക്കാൻ പാടില്ല. പിന്നെ ഗുരു നടക്കുമ്പോൾ ഗുരുവിനൊപ്പം നടക്കാൻ പാടില്ല. എന്നുവെച്ചാൽ ഗുരു സ്റ്റെപ്പ് വയ്ക്കുന്നതിന് ഒപ്പം ശിഷ്യൻ സ്റ്റെപ്പ് വെച്ച് നടക്കാൻ പാടില്ല, അല്പം പിന്നിലേ നടക്കാൻ പാടുള്ളൂ. അതുമാത്രമല്ല, നടക്കുമ്പോൾ ശ്രദ്ധിക്കണം ഗുരുവിൻ്റെ നിഴലിന് ചവിട്ടാൻ പാടില്ല. സൂര്യൻ പ്രകാശമുള്ളിടത്ത് ഗുരുവിനോടൊപ്പം നടക്കുമ്പോൾ ഗുരുവിൻ്റെ നിഴലിന് ചിലപ്പോൾ ചവിട്ടും, അറിയാതെ അത് ശ്രദ്ധിക്കണം. ആ ഭാഗത്ത് നടക്കാൻ പാടില്ല. പിന്നെ ബ്രഹ്മചാരിയുടെ നിയമങ്ങളെ കുറിച്ച് പറയുമ്പോൾ അയാളെ ഇന്ന ഭാഗത്തേക്ക് തുപ്പാൻ പാടുള്ളൂ, ഇന്ന ഭാഗത്ത് തുപ്പാൻ പാടില്ല. ഇങ്ങനെ ഒത്തിരി നിയമങ്ങൾ പറയുന്നുണ്ട്. ശിഖ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. കാരണം അത് മന്ത്ര അനുഷ്ഠാനം മറ്റും ചെല്ലുമ്പോൾ ശിഖായി വഷട്ട് എന്ന് പറയണമെങ്കിൽ അവിടെ ശിഖ വേണം. പിന്നെ വെറുതെ മുട്ടത്തടിയിൽ തിളവിയിട്ട് അത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ശിഖയെ സ്പർശിച്ചുകൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ഉണ്ട്. അത് സന്ധ്യാവന്ദനത്തോട് ചേർന്ന് വരുന്ന കാര്യമാണ്. നമ്മൾ ശിഖയില്ലാതെ തലയിൽ തടവിട്ട് ശിഖായി വശട്ടെന്ന് പറഞ്ഞ എന്താ കാര്യം? അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ശിഖ അവിടെ ഉണ്ടായിരിക്കണം. ഇങ്ങനെ വളരെയധികം ആചാരങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ബ്രഹ്മചാരികളെ കുറിച്ചാണ് പറയുന്നത്. ഷർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ധരിക്കാൻ പാടില്ല. ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവും, അവർ ഉത്തരിയും, അത് മാത്രമേ ധരിക്കാവൂ. അത് സന്യാസിയും ധരിക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ അത് അന്നത്തെ നിയമങ്ങളാണ്. പിന്നെ കമണ്ഡലവും മറ്റും ഉപയോഗിക്കുന്നതിന് കഴിയുന്ന ലോഹം ഉപയോഗിക്കാൻ പാടില്ല. കഴിയുന്നതുമല്ല, ലോഹ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ യാതൊരു കാരണവശാലും അതിന് പഴയകാലത്തെ കമണ്ഡലം അതാണ് ഉപയോഗിക്കുന്നത്. ചിരട്ട കൊണ്ടുള്ള കമണ്ഡലം അതാണ്. അങ്ങനെ ഓർത്തോടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ബ്രഹ്മചാരിയുടെ നിബന്ധനകൾ പറയുന്നുണ്ട്. ഇതെല്ലാം വേദ അധ്യയനത്തിന് വേണ്ടി വേദാധ്യയനം പൂർത്തിയാക്കിയിട്ട് എല്ലാവരും സമാവർത്തനം നടത്തും. സമാവർത്തനം നടത്തുമ്പോൾ അയാളെ ഇതിൽ നിന്നെല്ലാം ഫ്രീയാക്കും. സമാവർത്തനം നടത്തുമ്പോൾ അയാളുടെ ആ ചടങ്ങിൽ സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ പിന്നീട് ഉപയോഗിക്കാം, തലമുടിയൊക്കെ മുറിക്കാം ബാക്കി. കാരണം സമാവർത്തനം നടക്കി ഗുരുവിൻ്റെ അനുവാദത്തോടുകൂടി ഗാർഹസ്ഥ്യധർമ്മം സ്വീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ അയാൾക്ക് അവിടെ വെച്ചാൽ ആ വ്രതം അവിടെ അവസാനിപ്പിക്കുകയാണ്. വേദ അധ്യയനത്തിന് വേണ്ടി നടത്തിയിരുന്ന ബ്രഹ്മചര്യ വ്രതം അയാൾ അവസാനിപ്പിക്കുകയാണ്. അവിടെ നിന്ന് അപൂർവം ചിലർ എന്ത് ചെയ്യുന്നു, ഗുരുകുലം വിട്ടുപോകുന്നില്ല. അതുവരെ ഉള്ളവർ ഉപകുർബാണന്മാർ, ഉപകുർബാണ ബ്രഹ്മചാരികളെന്ന് പറയും. കാരണം അവർ ഇത് ചെയ്തത് അവരുടെ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്തതാണ്, മുഖ്യമായിട്ടാണ് അല്ല. അതുകൊണ്ടാണ് ഉപകുർബാണന്മാരെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, സ്ഥിരമായിട്ട് ബ്രഹ്മചാരി വ്രതം സ്വീകരിക്കുന്നവർ ഗുരുകുലം വിട്ടു പോകുന്നില്ല. അത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അവർ ഇതേ വ്രതങ്ങൾ തന്നെ അവിടെ തുടരുന്നു. പക്ഷെ ആ വ്രതങ്ങൾ തുടരുന്നതോടൊപ്പം അവരെന്ത് ചെയ്യുന്നു, ആ ബ്രഹ്മചര്യ വ്രതത്തിലെ കഠിനമായ വ്രതങ്ങൾ സ്വീകരിക്കുന്നു. എന്താണ്, കൃശ്രം, ചാന്ദ്രായണം തുടങ്ങിയ വ്രതങ്ങൾ. അത് എന്തൊക്കെയാണെന്ന് മനുസ്മൃതി നോക്കിയാൽ അറിയാം, അവിടെ പറയുന്നുണ്ട്. അതായത് ഭക്ഷണത്തിലൊക്കെ വളരെ നിയന്ത്രണം വച്ചുകൊണ്ട് കഴിക്കുക. പിന്നെ ഇതിന് വിശേഷമുള്ളത് ബ്രഹ്മചാരി വേദാധ്യയനത്തിന് വേണ്ടി പിന്നെ ഉള്ള വ്രതം സ്വീകരിക്കുന്നവനായാലും ശരി, അല്ല നിഷ്ക ബ്രഹ്മചാരി ആയാലും ശരി, അവരുടെ ഈ വ്രതങ്ങളിൽ ഏതെങ്കിലും ഭംഗം വന്നു കഴിഞ്ഞാൽ അതിന് വളരെ കഠിനമായ പ്രായശ്ചിത്തങ്ങൾ, അതാണ് മുഖ്യം അവിടെ പറയുന്നത്. വളരെ കഠിനമായ പ്രായശ്ചിത്തം വരെ, അതാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഗുരു നിന്ദയ്ക്ക് ഉമിത്തിയിൽ വെന്ത് മരിക്കുക, സ്വയം ശരീരത്തെ നീറ്റി നശിപ്പിക്കുന്നതിനുള്ള പ്രായശ്ചിത്തങ്ങൾ പറയുന്നുണ്ട്. സ്വന്തം നാക്ക് മുറിച്ചു കളയുക ഗുരു നിന്ദ ചെയ്തു കഴിഞ്ഞു, ഇത്തരത്തിലുള്ള പ്രായശ്ചിത്തങ്ങൾ വരെ വിധിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും സാധാരണ വീഴ്ചകളൊക്കെ വരുന്നതാണെങ്കിൽ ബ്രഹ്മചര്യ വ്രതത്തിന് ഭംഗവും മറ്റും വന്നു കഴിഞ്ഞാൽ അതിന് നിർദ്ദേശിക്കുന്നത് ഉപവാസവും ഗായത്രി ജപവും, ഉപവസിച്ചുകൊണ്ട് ഗായത്രി ജപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ബ്രഹ്മചാരിക്ക് മറ്റു ചില നിയമങ്ങളും പറയുന്നുണ്ട്. എന്താണ്, എന്താണ് ബാഹുധരണം, നദിയും മറ്റും നീന്തി കിടക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ചില നിയമങ്ങളും പറയുന്നുണ്ട്. ഇത് കൂടാതെ എൻ്റെ ഓർമ്മ വന്ന കാര്യങ്ങൾ പറയുകയാണ്, പെട്ടെന്ന് ചോദിച്ചുകൊണ്ട്. പിന്നെ ആ പറയുന്ന കാര്യങ്ങൾ ആണ് ബ്രഹ്മചാരിയുടെ ആചരണത്തിൽ പ്രധാനമായിട്ട് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഒന്ന്, ഗുരുവിൻ്റെ സന്നിധിയിൽ പാലിക്കേണ്ട നിയമങ്ങൾ ബ്രഹ്മചര്യ വ്രതത്തിൽ പറയുന്നു. മറ്റൊന്ന്, വ്യക്തിനിഷ്ഠമായി പാലിക്കേണ്ട നിയമങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. ആ വ്യക്തിനിഷ്ഠമായി പാലിക്കേണ്ട നിയമങ്ങളാണ് ഈ അല്പാഹാരം, ജീർണ വസ്ത്രം എന്നെല്ലാം പറയുന്ന കാര്യങ്ങൾ അവിടെ വരുന്നു. ഇതെല്ലാം കർശനമായി പാലിച്ച് വേദാധ്യയനം ചെയ്യണം എന്നുള്ളതാണ്. അത് ആചരണങ്ങൾ, ബാഹ്യമായ ആചരണങ്ങൾ. മൂല്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഇവിടെ പറയുന്നതാണ്. നമ്മളിനി പറയുന്നത് ധർമ്മ്യാമൃതം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സ്മൃതികളിലെല്ലാം ബ്രഹ്മചാരിയുടെ മൂല്യങ്ങളായി പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഒരു കാര്യം, അന്ന് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് നോക്കി ചെയ്യാൻ പറ്റത്തില്ല, പ്രായോഗികമായി അനുഷ്ഠിക്കാൻ പറ്റത്തില്ല. കാരണം അഞ്ചാമത്തെ വയസ്സിൽ ഉപനയനം ചെയ്ത് ഗുരുകുലത്തിൽ പോയി വേദാധ്യയനം തുടങ്ങുക, അങ്ങനെയുള്ള ബ്രഹ്മചര്യം ഇന്ന് അസംഭവമാണ്. ഇത് ആർക്ക് സാധ്യമായ കാര്യമില്ല, അതിനുള്ള സാഹചര്യങ്ങളില്ല. കാരണം ഇന്നാരും വേദാധ്യയനത്തിന് വേണ്ടി ആരും ഉപനയനം ചെയ്യാറില്ല. ഇന്നിപ്പോൾ ഉപനയനം ചെയ്യുന്നവർ തന്നെ അവർ ഇതെല്ലാം വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം, കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഉപനയനം ചെയ്യുന്നത്. കാരണം ഇതും കൊണ്ട് കോളേജിൽ ചെന്നാൽ ചിലപ്പം മറ്റു കുട്ടികൾ അത് മുറിച്ചു വിട്ട് കളയും, മൂന്ന് നൂലും മറ്റും. അതുകൊണ്ട് ആരും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പലരും ഉപനയനം ചെയ്യാറുള്ളൂ. അതുകൊണ്ട് സാഹചര്യങ്ങളൊക്കെ മാറിപ്പോയി. പിന്നെ മൂല്യങ്ങളാണെങ്കിൽ നമ്മൾ അത് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. എന്തായിരിക്കണം, ആ ബ്രഹ്മചാരി ജീവിതത്തിൽ അയാളുടെ മനോഭാവം എന്തായിരിക്കണം, അയാളുടെ മുന്നിൽ എന്തായിരിക്കും. പക്ഷേ ബ്രഹ്മചാരിയുടെ ഉടുപ്പിനും നടപ്പിനുമെല്ലാം വളരെ കർശനമായ നിർദ്ദേശങ്ങളും പറയുന്നുണ്ട്. ഇനി വസ്ത്രങ്ങൾ ധരിക്കുന്ന തന്നെ പട്ടുവസ്ത്രങ്ങൾ, ആകർഷകമായ വസ്ത്രങ്ങൾ, അതൊന്നും ബ്രഹ്മചാരി ഉപയോഗിക്കാൻ പാടില്ല. വിവർണവാസനായിരിക്കണം. എന്നുവെച്ചാൽ ഡൈ ചെയ്ത വസ്ത്രമൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് മറ്റുള്ളവർ ഒരിക്കലും ആകർഷിക്കാത്ത വസ്ത്രങ്ങളായിരിക്കണം ധരിക്കേണ്ടത്. ഇങ്ങനെ പറയുന്നുണ്ട്. അതിനൊക്കെ ഇന്ന് പലതരത്തിലും ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ ചുറ്റുപാടുകളിൽ അത്തരം കാര്യങ്ങളെല്ലാം ആചരിക്കുന്നതിന് പ്രായോഗികമായി പല ബുദ്ധിമുട്ടുകളുമുണ്ട്. അപ്പോൾ ആചരണങ്ങളെല്ലാം ഇന്നത്തെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് എന്നാൽ അതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ആചാരങ്ങൾ അതേപടി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ഇന്നത്തെ കാലത്ത്. ഇവിടെ പറയുന്നത് ആ മൂല്യങ്ങളെ കുറിച്ചാണ്. അടുത്ത് പറയുന്നത് അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ അത്ര ച ആത്മേശ്വര ഭേദമാശ്രിത്യ വിശ്വരൂപ ഈശ്വരേ ഛേദ സമാധാന ലക്ഷണോ യോഗ ഉക്തഃ. ഇവിടെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഭാഷ്യകാരൻ പറയുകയാണ്. അത്ര ച ആത്മേശ്വര ഭേദമാശ്രിത്യ, ഭാഷ്യകാരൻ പറയുന്ന ഇവിടെ ആത്മേശ്വര ഭേദത്തെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈശ്വരൻ വേറെയാണ്, താൻ ഈശ്വരന്റെ ദാസനാണ്, അല്ലെങ്കിൽ ഈശ്വരൻ അംശിയാണ്, താൻ ഈശ്വരന്റെ അംശമാണ്, ഈ ഭാവത്തെ ആശ്രയിച്ചുകൊണ്ട് തന്നെ വിശ്വരൂപ ഈശ്വരേ ആ വിശ്വരൂപനായിരിക്കുന്ന ഭഗവാനൻ ചെയ്ത സമാധാന ലക്ഷണോ യോഗ ഉക്തഃ മനസ്സിനെ ഉറപ്പിക്കുക. അത്തരത്തിലുള്ള ഒരു യോഗത്തെയാണ് ഇവിടെ പറഞ്ഞത്. അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. ഈശ്വരാർത്ഥം കർമാനുഷ്ഠാനാതില്ല, മാത്രമല്ല ഈശ്വരാർത്ഥം ഈശ്വരന് വേണ്ടി കർമ്മത്തെ അനുഷ്ഠിക്കുന്ന കാര്യവും പറഞ്ഞു. മദർ സർവകർമാണി എന്ന് പറഞ്ഞു. അഥ ഏതദപ്യശക്തോസി ഇത്യ അജ്ഞാനകാര്യ സൂചനാ അഭേദദർശിനോ അക്ഷര ഉപാസകസ്യ കർമ്മയോഗ ഉപപദ്യത ഇതി ദർശയതി. അഥ ഏതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിത എന്ന് തുടങ്ങി പറഞ്ഞു വന്ന ഭാഗങ്ങൾ അജ്ഞാനകാര്യ സൂചനാ അശക്തി എന്ന് പറയുന്നത് അജ്ഞനെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതി അജ്ഞാനകാരി സൂചന ന അഭേദദർശിനോ അക്ഷരോപാസകസ്യ കർമ്മയോഗ ഉപപദ്യത ഇതി ദർശയതി. അഭേദദർശിയായിരിക്കുന്ന അക്ഷരോപാസകന് കർമ്മയോഗം ഉപപദ്യത, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കർമ്മയോഗം ആർക്കാണ്? കർമ്മയോഗം അതിൻ്റെ അധികാരിക്കാണ്. കർമ്മയോഗത്തിൻ്റെ അധികാരി അജ്ഞനാണ്. അഭേദദർശിനോ അക്ഷരോപാസകസ്യ അഭേദദർശിയായിരിക്കുന്ന അക്ഷരോപാസകന് കർമ്മയോഗം നവപദ്ധതി, കർമ്മയോഗം ചേരുന്നതല്ല, രണ്ടും രണ്ടാണ്. അത് നമ്മൾ രണ്ടാം അധ്യായത്തിൽ വ്യക്തമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. കർമ്മയോഗം അജ്ഞനാണ്, അക്ഷരോപാസകൻ കർമ്മയോഗിയല്ല. ഈ കാര്യം ഇവിടെ ചർച്ച ചെയ്തു. തഥാ കർമ്മയോഗിനോ അക്ഷരോപാസന അനുപത്യം ദർശയതി ഭഗവാൻ. മാത്രമല്ല, എന്താണ് കർമ്മയോഗിക്കൊരിക്കലും അക്ഷര ഉപാസന യോജിക്കുന്നതല്ല ഇതും പറയുന്നുണ്ട്. രണ്ടായി തിരിക്കുകയാണ്. ആ നിർഗുണ ഉപാസകന്മാർ അവർ കർമ്മയോഗികളല്ല, കർമ്മയോഗികൾ അജ്ഞന്മാരാണ്. അവരിൽ അഹന്തയും കർത്തൃത്വ ബുദ്ധിയുമുള്ളവരാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് കർമ്മയോഗം നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അക്ഷരോപാസക കർമ്മയോഗിച്ച് സാധ്യമല്ല, ഇക്കാര്യവും പറയുന്നുണ്ട്. ഇതെല്ലാം അദ്വൈത സിദ്ധാന്തമനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഭഗവാൻ തേ പ്രാപ്തിനുമന്തീതി അക്ഷരോപാസകാനാം കൈവല്ല പ്രാപ്തു സ്വാതന്ത്ര്യമുക്ത. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ അദ്വൈതപരമായി വ്യാഖ്യാനിക്കുകയാണ്. തേ പ്രാപ്തിനുമന്തി മാമേവ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അക്ഷരോപാസകന്മാർക്ക് മോക്ഷപ്രാപ്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവര് മറ്റൊന്നിനെയും ആശ്രയിക്കുന്നില്ല. ഇതരേഷാം പാരതന്ത്ര്യം ഈശ്വരാധീനതാം ദർശിതമാണ്. മറ്റുള്ളവരാണെങ്കിലോ അവർ മോക്ഷപ്രാപ്തിക്ക് അവർ പരതന്ത്രരാണ്. അതായത് അവർ ഈശ്വരനെ ആശ്രയിക്കുന്നു, അവരുടെ മോക്ഷം ഈശ്വരാധീനമാണ് എന്നും പറയുന്നു. ഭക്തന്റെ മോക്ഷം ഈശ്വരാധീനമാണ്, കർമ്മയോഗിയുടെ മോക്ഷം ഈശ്വരാധീനമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ, അവ്യക്ത ആസക്ത ചേതസ്സായിരിക്കുന്ന അക്ഷരോപാസകൻ അക്കാര്യത്തിൽ സ്വതന്ത്രനാണ് എന്നും പറഞ്ഞു. തേഷാമഹം സമുദ്രത്തായി. ഈ കർമ്മയോഗിയെ സംബന്ധിച്ചാണ് പറഞ്ഞത്, എന്താണ്, ഞാൻ അവരുടെ സമുദ്രത്താവാണ്, ഞാൻ അവർക്ക് മോക്ഷത്തെ നൽകുന്നു എന്ന് പറഞ്ഞു. ഇത് അക്ഷരോപാസകനെ സംബന്ധിച്ചല്ല, അജ്ഞനായിരിക്കുന്ന കർമ്മയോഗിയെ സംബന്ധിച്ചാണ്. യഥി ഈശ്വരസ്യ ആത്മഭൂതാഹത്തേ മത അഭേദ ദർശിത്വാ അക്ഷരസ്വരൂപായവത്തെ ഇതി സമുദ്രണകർമ്മ വിഷയവചനം താൻ പ്രതി അപേശനം സ്യാ. യഥി ഈശ്വരസ്യ ആത്മഭൂതാഹത്തെ, ഇനി തന്റെ സിദ്ധാന്തമനുസരിച്ച് പറയുകയാണ്, ഈ അക്ഷരോപാസകന്മാർ അവർ ഈശ്വരനെ അഭേദമായി കാണുന്നവരാണ്, സ്വസ്വരൂപമായി ഈശ്വരനെ കാണുന്നു. അതാണ് തത്വമെങ്കിൽ അഭേദദർശിത്വ, അവർ അഭേദദർശികളാണ്. അക്ഷരസ്വരൂപായവത്തെ, അവരെന്താണ്, ആ പരബ്രഹ്മ സ്വരൂപന്മാരാണ്. ഇതി സമുദ്ധരണ കർമ്മ വിഷയവചനം, അവരെ ഞാൻ ഉദ്ധരിക്കാമെന്ന് പറയുന്നത് താൻ പ്രതി, അങ്ങനെയുള്ള അഭേദദർശികളെ സംബന്ധിച്ച് അഭേശനം സ്യാദ്. അതിന് പ്രത്യേകിച്ച് അത് അർത്ഥശൂന്യമായി പോകും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമില്ലാത്തതായി പോകും. അതുകൊണ്ട് അഭേദദർശികളായിരിക്കുന്ന അക്ഷരോപാസകന്മാരെ ഈശ്വരൻ ഞാൻ അവരെ രക്ഷിക്കുമെന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം അവർ അഭേദദർശികളാണ്, അവർ ഈശ്വരൻ നിന്നും ഭിന്നരല്ല. അതുകൊണ്ട് അവർ അക്കാര്യത്തിൽ സ്വതന്ത്രരാണ് എന്നാണ്. യസ്മാച്ച അർജുനസ്യ അത്യന്തമേവ ഹിതേഷി ഭഗവാൻ തസ്യ സമ്യക് ദർശന അനന്യതം കർമ്മയോഗം ഭേദദൃഷ്ടി മന്ദം ഏവ ഉപദിശതി. യസ്മാച്ച അർജുനസ്യ അത്യന്തമേവ ഹിതേഷി ഭഗവാൻ, ഇവിടെ തന്റെ സിദ്ധാന്തം അദ്വൈതത്തിന്റെ പ്രധാനമായ സിദ്ധാന്തത്തെ ഇവിടെ പറയുകയാണ്. യസ്മാച്ച അർജുനസ്യ അത്യന്തമേവ ഹിതേഷി ഭഗവാൻ, ഭഗവാൻ അർജുനനോട് അത്യന്ത ഹിതേഷിയാണ്. അർജുനന്റെ അത്യന്തമായ ഹിതത്തെ താല്പര്യത്തെ ഇച്ഛിക്കുന്നവനാണ്, അതാണ് ഹിതേഷി. എന്താണ് അർജുനന് വേണ്ടതെന്ന് മനസ്സിലാക്കി അത് ആഗ്രഹിക്കുന്ന ആളാണ് ഭഗവാൻ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, തസ്യ സമ്യക് ദർശന അനന്യതം, സമ്യക് ദർശനത്തിന് യോജിക്കാത്തതായ അർജുനന്, ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്, അർജുനൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇവിടെ ആ വ്യക്തിക്ക് വേണ്ടി ഉപദേശിക്കുന്നു എന്ന് കണക്കിലെടുക്കുകയാണെങ്കിൽ അർജുനനോട് ഭഗവാൻ അത്യധികം താല്പര്യമുള്ളത് കൊണ്ട് അർജുനന് ഭഗവാൻ ഉപദേശിക്കുന്നത് സമ്യക് ദർശനമല്ല, സമ്യക് ദർശന അനന്യതം, സമ്യക് ദർശനത്തിന് ഒട്ടും യോജിക്കാത്തതായ കർമ്മയോഗം. കർമ്മയോഗത്തെയാണ് ഉപദേശിച്ചത്. എന്താണത്? ഭേദദൃഷ്ടിമന്ദം കർമ്മയോഗമേവ. അർജുനൻ എന്താണ്, ഭേദദൃഷ്ടിയോടുകൂടിയിരിക്കുന്നവനാണ്. ഭേദദൃഷ്ടിയോടുകൂടിയിരിക്കുന്നതായതുകൊണ്ട് അർജുനൻ ഉപദേശിക്കുന്ന എന്താണ്, കർമ്മയോഗം അല്ല തത്വദർശനമല്ല. ഇതാണ് ശങ്കരാചാര്യരുടെ മുഖ്യമായ സിദ്ധാന്തം. അർജുനന് ഉപദേശിക്കുന്ന ഇവിടെ കർമ്മയോഗമാണ്. കർമ്മയോഗം അതുകൊണ്ടാണ് തസ്മാത് ഒരു കർമ്മയവ യുദ്ധസ്വ ജഹി, യുദ്ധം ചെയ്യൂ, കൊല്ലു, കർമ്മം ചെയ്യൂ എന്നെല്ലാം പറയുന്നത് എന്തുകൊണ്ട്? ഇവിടെ അർജുനന് ഭഗവാൻ ഉപദേശിക്കുന്നത് കർമ്മയോഗമാണ്. മറിച്ച് എന്തല്ല, സമ്യക് ദർശന അനന്യതം, സമ്യക് ദർശനമല്ല. ഇത് ശങ്കരാചാര്യരുടെ വ്യാഖ്യാനത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ്. അർജുനനോട് ഇവിടെ ആവശ്യപ്പെടുന്നത് യുദ്ധം ചെയ്യാനാണ്, അല്ലാതെ തത്വദർശനത്തെ അല്ല എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ആത്മാനം ഈശ്വരം പ്രമാണതോ ബുദ്ധ കസ്യജിത് ഗുണഭാവം ജിഗമിഷതി കസ്യത് വിരോധ പറയുന്നു. എന്തുകൊണ്ട് അർജുനെ കുറിച്ച് എന്തു പറഞ്ഞു, ഭേദദൃഷ്ടിമന്ദം, അർജുനൻ ഭേദദൃഷ്ടിയുള്ളവനാണ്. ഇതുവരെയുള്ള ഭാഷ്യത്തിന്റെ താല്പര്യത്തെയാണ് ഇവിടെ പറയുന്നത്. അർജുനൻ ഭേദദൃഷ്ടിയുള്ളവനാണ്. എന്താണ് ആ ഭേദദൃഷ്ടി എന്നാണ് പറയുന്നത്. ആത്മാനം ഈശ്വരം പ്രമാണതോ ബുദ്ധ, ഒരുവൻ പ്രമാണം കൊണ്ട് ശബ്ദപ്രമാണത്തിലൂടെ തന്നെ ഈശ്വരനോട് അഭേദമായി ഗ്രഹിച്ചു, താൻ തന്നെ ഈശ്വരൻ എന്ന് ഗ്രഹിച്ചു. അങ്ങനെയുള്ളവനല്ല അർജുനൻ. അങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരുവൻ കസിച്ചത് ഒരുവൻ ഒരിക്കലും ഗുണഭാവം ജിഗമിഷതി കസി ഒരിക്കലും അവൻ എന്ത് ചെയ്യുന്നു, താഴ്ന്ന തലങ്ങളിലേക്ക് വരുന്നില്ല, കർമ്മത്തിന്റെ രംഗത്തേക്ക് അവൻ വരുന്നില്ല. എന്നുവെച്ചാൽ അവൻ ഒരിക്കലും കർമ്മയോഗിയാകുന്നില്ല. ഗുണഭാവം എന്ന് വെച്ചാൽ ഗുണഭാവം ജിഗമിഷതി അതിനെ പ്രാപിക്കുന്നില്ല. എന്നുവെച്ചാൽ ഒരാൾക്ക് അഭേദ ദർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ മറ്റ് അജ്ഞന്മാരെ പോലെ കർമ്മയോഗ അനുഷ്ഠാനത്തിനയാൾ അധികാരിയാകുന്നില്ല. ആർക്കാണോ ഭേദദൃഷ്ടിയുള്ളത്, ആർക്കാണോ അജ്ഞതയുള്ളത്, അവനാണ് കർമ്മം വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അർജുനനോട് ഭഗവാൻ ഇവിടെ ആവശ്യപ്പെടുന്നത് കർമ്മം ചെയ്യാനാണ്. എന്നുവെച്ചാൽ കർമ്മയോഗം, യുദ്ധം, അതാണ് ഇവിടെ പറയുന്നത്. മറിച്ചൊരിക്കലും സംഭവിക്കത്തില്ല. അർജുനന് അഭേദദർശനം ഉണ്ടെങ്കിൽ അതാണ് ആത്മാനം ഈശ്വരം പ്രമാണതോബുദ്ധ, തന്നെ ഈശ്വരനായിട്ട് പ്രമാണത്തിലൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ, ഗുരുവചനത്തിലൂടെ ശാസ്ത്രത്തിലൂടെ വരാൻ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, പിന്നെ ഒരിക്കലും അയാൾ ഗുണഭാവത്തെ പ്രാപിക്കുന്നില്ല. ആ നിലയിൽ നിന്ന് താഴ്ന്ന് കർമ്മയോഗത്തിന്റെ തലത്തിലേക്ക് വരുന്നില്ല. അതൊക്കെ ശങ്കരാചാര്യർ പറയുന്ന കർമ്മയോഗവും ശങ്കരാചാര്യർ പറയുന്നതായ കർമ്മസന്യാസവും ഇതിന്റെ വെളിച്ചത്തിൽ വേണം കാണാം. കർമ്മയോഗം വേറെ, കർമ്മസന്യാസം വേറെ, വിരോധ, അത് രണ്ടും പരസ്പര വിരോധമുള്ള കാര്യങ്ങളാണ്. കർമ്മയോഗാനുഷ്ഠാനവും കർമ്മസന്യാസവും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. കർമ്മയോഗാനുഷ്ഠാനത്തിൽ കർമ്മത്തെ അനുഷ്ഠിക്കുന്നു, കർമ്മത്തെ ഉപേക്ഷിക്കുന്നില്ല. ആശയം കർമ്മസന്യാസത്തിൽ കർമ്മത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു. തസ്മാത് അക്ഷര ഉപാസകാനാം സമ്യക് ദർശനനിഷ്ഠാനാം സന്യാസിനാം തിക്തസർവേഷണാനാം അധ്യഷ്ഠാ സർവഭൂതാനാം ഇത്യാദി ധർമ്മഭോഗം സാക്ഷാത് അമൃതത്വ കാരണം ഭക്ഷ്യാമീതി പ്രവർത്തതേ. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ ഇനി എന്തിനാണ് തുടങ്ങുന്നത്, ഒരുമ്പെടുന്നത്? അത് പറയുന്നു തസ്മാത് അക്ഷര ഉപാസകാനാം. ഇവിടെ മുതൽ പറയുന്ന കാര്യം അക്ഷര ഉപാസകന്മാർ, നേരത്തെ പറഞ്ഞല്ലോ നിർഗുണ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവർ ഭക്തന്മാരല്ല. സമ്യക് ദർശനനിഷ്ഠാന സമ്യക് ദർശനനിഷ്ഠന്മാര്, സന്യാസിനാം സന്യാസിമാര്, തിക്ത സർവേഷണാനാം സർവേഷണകളെയും ത്യജിച്ചവര്, അധ്യേഷ്ഠ സർവഭൂതാനാം ഇത്യാദി ധർമ്മഭോഗം. ഇനി പറയാൻ പോകുന്ന അധ്യേഷ്ഠ സർവഭൂതാനാം മൈത്ര കരുണേവജ എന്ന് പറയുന്ന ധർമ്മഭോഗം, ധർമ്മസമൂഹം, ധർമ്മങ്ങൾ, ഭൂഗം എന്ന് വെച്ചാൽ സമൂഹം. സാക്ഷാത് അമൃതത്വ കാരണം, ഇതെന്താണ്? സാക്ഷാത് മോക്ഷത്തിന് കാരണമാണ്. അത് വക്ഷ്യാമി, ഞാനത് പറയാൻ പോകുന്നു എന്ന് പറഞ്ഞ് പ്രവർത്തതയെ ആരംഭിക്കുന്നു എന്നാണ്. അതായത് ആചാര്യസ്വാമികളുടെ അഭിപ്രായം അനുസരിച്ച് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം സമ്യക് ദർശിയായിരിക്കുന്ന അക്ഷര ഉപാസകന് വേണ്ടി പറഞ്ഞു. നേരത്തെ പറഞ്ഞത് അവ്യക്ത ആസക്ത ചേതസ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഇതിനകത്ത് സർവാരംഭ പരിത്യാഗി സർവകർമ്മ സന്യാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. ശുഭാശുഭ പരിത്യാഗി, ശുഭാശുഭങ്ങൾ, പുണ്യപാപ കർമ്മങ്ങളെല്ലാം വർജിക്കണമെന്ന് പറയുന്നു. ഇതൊന്നും മറ്റാരിലും സംഭവിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇതെല്ലാം പറയുന്നത് എന്താണ്? സർവകർമ്മ സന്യാസത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ബ്രഹ്മചര്യത്തിന്റെ ആചരണമാണ് ഇവിടെ പറയുന്നത്. സർവകർമ്മ സന്യാസിക്ക് വേണ്ടിയാണ് ഇത് പറയുന്നതെന്നാണ്. പക്ഷേ ഭാഷകാരൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കാരണം തന്റെ സിദ്ധാന്തം അനുസരിച്ച് അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ മറ്റു വ്യാഖ്യാതാക്കൾ ഈ ഒരാശയത്തോട് യോജിക്കുന്നേയില്ല. അവർ പറയുന്ന എന്താണോ, ഈ അക്ഷര ഉപാസകനെ കുറിച്ച് ആദ്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരുന്ന ഭാഗങ്ങളിൽ, അതിന് മുമ്പ് പറഞ്ഞത് കർമ്മയോഗവും ഭക്തിയൊക്കെയാണെന്ന് ആചാര്യസ്വാമികൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഇനി പറയാൻ പോകുന്ന ഭാഗം അഭേദദർശികളായിട്ടുള്ള അക്ഷര ഉപാസകന്മാർക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അതിനോട് ബാക്കിയുള്ളവർ യോജിക്കുന്നില്ല. അവർ പറയുന്ന എന്താണ്, ഇത് അക്ഷര ഉപാസകന്മാർക്ക് വേണ്ടി പറയുന്നതല്ല, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഭക്തന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. മദ്ഭക്ത സമയപ്രിയ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഗീതാകാരം തന്നെ. അപ്പോൾ ഇത് ഭക്തന് വേണ്ടി പറയുന്നതാണ്. ഭക്തി സാധനകളാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. അതേസമയം ആ ഭക്തി സാധന, ആ ഭക്തൻ ആരാകാം? അത് സന്യാസിയുമാകാം, അതിന് വിരോധമില്ല. അവൻ കർമ്മങ്ങളെ ഉപേക്ഷിച്ചവനാകാം, കർമ്മത്തെ അനുഷ്ഠിക്കുന്നവനുമാകാം, ഏതു തരത്തിലുമാകാം. പക്ഷേ ഇവിടെ പറയുന്ന സാധനകൾ, കാരണം ഇത് ഭക്തനെ കുറിച്ച് പറയുന്ന പ്രകരണമാണ്, തൊട്ടു മുമ്പിൽ ചർച്ച ചെയ്തു ഭക്തനെ കുറിച്ചാണ്, അക്ഷര ഉപാസകന്റെ കാര്യം മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇത് ഭക്തനെ സംബന്ധിച്ച് പറയുന്നതാണ്, അക്ഷര ഉപാസകനെ സംബന്ധിച്ച് അല്ല എന്നാണ്. ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭക്തനെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജ്ഞാനിന്നാണ്. ഭക്തനും ജ്ഞാനിയും തമ്മിൽ വ്യത്യാസമില്ല. ഉള്ളി പറയുന്നതെല്ലാം അഭേദദർശിയായിരിക്കുന്ന തത്വജ്ഞാനിയെ കുറിച്ചാണ് പറയുന്നതെന്നാണ്. അത് ആചാര്യസ്വാമികൾ അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള കാരണം തൻ്റെ സിദ്ധാന്തം അനുസരിച്ച് അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ മറ്റുള്ളവർ പറയുന്നത് ഗീതാകാരൻ്റെ അഭിപ്രായം അനുസരിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല, ഇത് ഭക്തൻ്റെ ഇതാണ്. അപ്പോൾ ഏതായാലും ശരി, ഇത് ഭക്തൻ്റെ സാധനയെന്ന് വേണമെങ്കിലും സ്വീകരിക്കാം. അങ്ങനെ സ്വീകരിക്കുന്നുണ്ട് ദോഷമില്ല, കാരണം ഈ സാധനങ്ങൾ ഭക്തന് യോജിച്ചതല്ല. ഇനി ശങ്കരാചാര്യർ പറയുന്ന അഭേദദർശിയുടെ സാധനങ്ങളെന്ന് വേണമെങ്കിലും സ്വീകരിക്കാം, അതിനും തെറ്റൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? അഭേദദർശിയായാലും ഇത്തരം സാധനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ രണ്ടു തരത്തിലും അർത്ഥം കൽപ്പിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും വരുന്നില്ല. കാരണം ഒരു ഭക്തനും ഒരു ഉത്തമനായ ഭക്തന് ഇത്തരം സാധനങ്ങൾ കൂടിയേ തീരും ഭക്തിശാസ്ത്രം അനുസരിച്ച്. ഇനി പറയുന്ന ഒരു തത്വജ്ഞാനിയാണെങ്കിലോ അയാൾക്കും ഈ പറയുന്ന സാധനങ്ങൾ കൂടിയേ തീരും. അപ്പോൾ രണ്ടു കൂട്ടരുടെ തരത്തിൽ ഇതിനെ യോജിപ്പിച്ചാലും നമുക്ക് പ്രത്യേകിച്ച് അതിൽ അസ്വസ്ഥതയെന്നും തോന്നേണ്ട കാര്യം ഇല്ല. കാരണം ഇത് രണ്ടു കൂട്ടർക്ക് ആവശ്യമാണ്. അത് രണ്ടു കൂട്ടരുടെയും ബോധവൽക്കരിക്കുന്ന ഒന്നായി സ്വീകരിക്കുന്നതുകൊണ്ട് ഒരു ദോഷം വരുന്നില്ല. എന്തുകൊണ്ട്? സാധാരണ ഒരു ഭക്തൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഭക്തൻ സാധാരണ കരുതുന്ന എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അർച്ചിക്കുക. സാധാരണ പറയുള്ള അർച്ചനം, വന്ദനം, ദാസ്യം, ആത്മനിവേദനം തുടങ്ങിയ കാര്യങ്ങൾ, സഖ്യം, ഇതൊക്കെയാണ് ഭക്തി എന്നാണ് സാധാരണ രീതി ഭക്തിയെക്കുറിച്ച് ഭാഗവതത്തിലും മറ്റും പറയുന്നത്. അത് നമ്മളെല്ലാം കേട്ടിട്ടുള്ളതുമാണ്, പലതവണ കേട്ടിട്ടുള്ളതാണ്. അതാണ് ഭക്തി സാധനകൾ. പിന്നെ അതിനപ്പുറം ഭക്തി സാധനയായിട്ട് പറയുന്നത് എന്താണ്? അതിനപ്പുറം പറയുന്നത് ഈശ്വരനെ സ്തുതിക്കുക, ബാഹ്യമായ പൂജ ആരാധന തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക, അതും ഭക്തിയുടെ അനുഷ്ഠാനങ്ങളായിട്ട് പറയുന്നുണ്ട്. ഒന്നുകിൽ അത്, അല്ലെങ്കിൽ മറ്റ് പ്രസിദ്ധമായിരിക്കുന്ന മറ്റ് ഭക്തി സാധനങ്ങൾ. പക്ഷെ ഇവിടെ ഗീതാകാരൻ അതിൽ നിന്നൊന്നും മാറി പറയുകയാണ്, ഭക്തിക്ക് ഇത്തരം സാധനങ്ങൾ മാത്രം പോരാ. ഭഗവാനെ സ്തുതിക്കുകയും വന്ദിക്കുകയും അതിനംഗീകരിക്കുന്നുണ്ടെന്നാണ്. പത്രം, പുഷ്പം, ഫലം, തോയം എന്നെല്ലാം പറയുമ്പോൾ എന്ത് വരുന്നു? അവിടെ ബാഹ്യമായ പൂജയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വേണ്ടെന്നല്ല പറയുന്നത്, ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ, പൂജാദി കർമ്മങ്ങൾ അല്ലെങ്കിൽ സ്തുതികൾ, ഇത് മാത്രം പോരാ ഭക്തിക്ക് സാധനയായിട്ട്. ഇതിനെ മാത്രം സ്വീകരിച്ചാൽ പോരാ, മറിച്ചോ ഇവിടെ പറയുന്ന കാര്യം കൂടി ഭക്തന്റെ ഗുണങ്ങളാണ്. ഈ ഗുണങ്ങൾ ഭക്തനാകാം, ഇനി തത്വജ്ഞാനിക്കും വേണം. തത്വജ്ഞാനിയെക്കുറിച്ച് സാധാരണ ധരിച്ചിരിക്കുന്ന എന്താണ്? ഒരു തത്വജ്ഞാനി എന്ന് പറയുമ്പോൾ പിന്നെ അയാൾക്ക് ബാക്കി യാതൊരു തരത്തിലുള്ള നിയമങ്ങളും ആവശ്യമില്ല. തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാകാം, ഏത് തരത്തിൽ അയാൾ എന്തെന്തെല്ലാം ആചരിച്ചാലും അതൊന്നും അയാളുടെ തത്വജ്ഞാനത്തെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് ഏത് രീതിയിലും ആകാം എന്ന് തത്വജ്ഞാനിയെ കുറിച്ച് ഒരു ധാരണയാണ്, മിഥ്യാധാരണ. അതിനിവിടെ തിരുത്തുകയാണ്. തത്വജ്ഞാനി ആയാലും ശരി, അയാൾക്ക് അങ്ങനെ യഥേഷ്ടാചരണം തത്വജ്ഞാനിക്കും സാധ്യമല്ല. ഭക്തി എന്ന് പറയുന്നത് കേവലം അർച്ചനയിലും പൂജയിലും സ്തുതിയിലും മാത്രം ഒതുക്കേണ്ട കാര്യമല്ല, ഭക്തി സാധനയിൽ ഈ പറയുന്ന കാര്യങ്ങൾ മുഖ്യമാണ് എന്നുള്ള രീതിയിൽ അദ്വൈതിയായ ആചാര്യന്റെ ഭാഷ്യമനുസരിച്ചാലും ശരി, ദ്വൈതികളായിരിക്കുന്ന ആചാര്യന്മാരുടെ ഭാഷ്യമനുസരിച്ചാലും ശരി, ഇതെല്ലായിടത്തും യോജിപ്പിക്കാൻ പറ്റിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടു കൂട്ടരുടെ രീതിയിലായാലും ബ്രഹ്മചര്യ വ്രതത്തിന്റെ സാധനങ്ങളായിട്ടും മുഖ്യ സാധനങ്ങളായിട്ട് സ്വീകരിക്കുന്നത് ഇത് തന്നെയാണ്. ഇനി അത് വ്യാഖ്യാനിക്കുന്നു, അദ്വിഷ്ടേതി അദ്വിഷ്ട സർവഭൂതാനാം സർവേഷാം ഭൂതാനാം നദ്വിഷ്ട ആത്മനോ ദുഃഖഹേതുമപി ന കിഞ്ചിത് ദ്വിഷ്ടി സർവാണി ഭൂതാനി ആത്മത്വനഹി പശ്യതി. സർവഭൂതാനാം സർവേഷാം ഭൂതാനാം നദ്വിഷ്ട, ഇതാണ് ബ്രഹ്മചാരി പാലിക്കേണ്ടതായ മൂല്യം എന്ന് പറയുന്നു. എന്താണ്? സർവഭൂതാനാം ഒരു പ്രാണികളോടും ദ്വേഷം പാടില്ല. ഒരു പ്രാണികളോടും ദ്വേഷം പാടില്ല എന്ന് പറയുമ്പോൾ എന്താണ്? ആത്മനോ ദുഃഖഹേതുമപി, തനിക്ക് ദുഃഖത്തെ ഉണ്ടാക്കിയാണ്. പലരും ചോദിക്കും എന്താണ്, നമ്മൾ ഉപദ്രവിച്ചാൽ എന്ത് ചെയ്യും, വെറുതെ വിടാൻ പാടുണ്ടോ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഇവിടെ എടുത്തു പറയുന്നു ആത്മനോ ദുഃഖഹേതുമൊപി, തന്നെ മറ്റുള്ളവ ഉപദ്രവിച്ചാലും ശരി, എന്താണ് എന്ന കിഞ്ചിത് ദേഷ്ടി, അവയോട് ദ്വേഷം ഉണ്ടാകാതിരിക്കുക എന്നാണ്. ഇന്നത്തെ കാലഘട്ടത്തിലും ബ്രഹ്മചര്യത്തെ സംബന്ധിച്ചുള്ള ആചാരങ്ങൾ പലതും കാലഹരണപ്പെട്ടതാണ്, നമുക്കിന്ന് അനുഷ്ഠിക്കുന്നതിന് കാലദേശങ്ങൾ അനുവദിക്കാത്തതാണ്. ജീർണവസ്ത്രം എന്ന് പറയുന്നു, അതിന് പ്രായോഗികമല്ല. ജീർണവസ്ത്രം കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഗുഹയ്ക്കകത്തിരിക്കേണ്ടി വരും, പുറത്തിറങ്ങാവുകത്തില്ല, കാലം മാറിപ്പോയി. അത്തരം കാര്യങ്ങളിന്ന് അല്ല, പഴയ കാലത്ത് ഗുരുകുലങ്ങളിൽ അത് നടക്കുമായിരുന്നു, പക്ഷേ ഇന്ന് നടക്കത്തില്ല. അതുപോലെ ഓരോ ആചാരങ്ങളിലും കാലമനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക്, അത് പഴയ കാലത്തിലേക്ക് പോകരുത്, പോയി കഴിഞ്ഞാൽ ഇന്ന് തല്ലുകിട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഈ പറയുന്ന മൂല്യങ്ങൾ എന്താണ്? തന്നെ ഉപദ്രവിച്ചാൽ അവനോട് ദേഷ്യം ഉണ്ടാകാതിരിക്കുക, പക മനസ്സിലുണ്ടാകാതിരിക്കുക. ഇന്ന കിഞ്ചിത് ദേഷ്ടി സർവാണി ഭൂതാനി ആത്മത്വേന ഹി പശ്യതി. അക്ഷരോപാസകനാണെങ്കിലോ സർവഭൂതങ്ങളെയും സ്വസ്വരൂപമായി തന്നെ കാണുന്നു, അതുകൊണ്ട് ദേഷിക്കുന്നില്ല. ആ സമയം ഭക്തനാണെങ്കിലോ സർവത്തെയും ഈശ്വരാംശമായി അല്ലെങ്കിൽ ഈശ്വരസ്വരൂപമായി കാണുന്നു. ഏത് രീതിയിലായാലും എന്താണ്, ഈശ്വരഭാവന രണ്ടു വശത്തായാലും, ഒരിടത്ത് ആത്മഭാവന, മറ്റൊരിടത്ത് ഈശ്വരഭാവന, എല്ലാം നാരായണനായിട്ട് കാണുന്നു. കാണുന്നതൊക്കെ നാരായണൻ, ആ ഒരു ഭാവത്തിൽ കാണുന്നു. അപ്പോൾ ആ ഒരു ഭാവന കൊണ്ടെന്ത് വരുന്നു? മനസ്സിൽ വിദ്വേഷം വരുന്നില്ല, തന്നെ ഉപദ്രവിക്കുന്നതിനോടുമുള്ളിൽ വിദ്വേഷം ഉണ്ടാകുന്നില്ല. ഇത് നമുക്ക് ശീലിക്കാം എന്നുള്ളത് ശീലിക്കേണ്ടതുമായ കാര്യമാണ്. ഇത് ബ്രഹ്മചര്യത്തിന്റെ ഭാവമാണ്. മൈത്രോ മിത്രഭാവോ മൈത്രി മിത്രതയാ വർത്തതയിതി മൈത്ര, സർവത്തിനോടും മിത്രഭാവത്തിൽ വർത്തിക്കുന്നു എന്ന് വെച്ചാൽ ശത്രുഭാവത്തിൽ വർത്തിക്കുന്നില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താണ്? രമ്യമായി കഴിഞ്ഞുകൂടുന്നു എന്നർത്ഥം, തന്റെ ചുറ്റുപാടുകളോട്. അതാണ് പലർക്കും കഴിയാതെ വരുന്ന കാര്യം. പലർക്കും എന്താണ്, എപ്പോഴും തന്റെ ചുറ്റുപാടുകളിൽ പറയും, അവരെന്നെ ഉപദ്രവിക്കുന്നു, ഇവരെന്നെ ഉപദ്രവിക്കുന്നു, അവരെന്റെ ശത്രുവാണ്, അവരെന്റെ വളർച്ചയിൽ അസൂയാലുക്കളാണ്, അവരെന്നെ താഴ്ത്താൻ ശ്രമിക്കുകയാണ്, അവരെന്നെ പുറത്ത് ചാടിക്കാൻ ശ്രമിക്കുകയാണ്, എനിക്ക് പാര പണിതുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയുള്ള പരാതികൾ എപ്പോഴും ഗുരുവിന്റെ സന്നിധിയിലും പോയി ഉണർത്തിക്കും, അവസരം കിട്ടുന്നവരുടെ പറയും ചെയ്യും. അപ്പോൾ ഇത് ശരിയായ കാര്യമല്ല. ഇതെന്താണ്? നമ്മുടെ ബാലൻസ് തെറ്റിക്കിടക്കുന്നതുകൊണ്ടാണത് എന്നർത്ഥം. ഇത് ബ്രഹ്മചര്യത്തിന്റെ ഭാഗമല്ല, മറിച്ച് എന്താണ്, ഒരു രമ്യതയെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ഉണ്ട്, മനുഷ്യരിലെല്ലാം ഉണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിലുള്ള മനുഷ്യരെല്ലാം ഉണ്ട്. ഈ പരാതി പറയുന്നതിന് പകരം മറ്റുള്ളവരെന്നെ ഉപദ്രവിക്കുന്നു, മറ്റുള്ളവരെന്നെ ദ്വേഷിക്കുന്നു, മറ്റുള്ളവരെല്ലാം എനിക്ക് ശത്രുക്കളാണെന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ചിന്തിക്കുന്നവർ, ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ പറയാം, ഒരു ചെറിയ മനോരോഗമാണ് അത്. ചെറിയ ചില മരുന്നുകൾ കഴിച്ചാലും വലിയ വില പിടിപ്പില്ലാത്ത ചെറിയ, ഇപ്പോഴും 10-15 പൈസ വരെയുള്ള ചില മരുന്നുകളുണ്ട്, അത് കഴിച്ചു കഴിഞ്ഞാൽ മാറുമെന്നുള്ളതേ ഉള്ളൂ. ഇത് അതിനു വേണ്ടിയിട്ട് ഒരു ആധ്യാത്മിക സാധനം ചെയ്യേണ്ട അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇത് മനസ്സിലാക്കുക? എന്താണ് ആ ഒരു എന്താണ് ഒരു പൊരുത്തം, ഒരു രമ്യത നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ടെത്തുക. അപ്പോൾ പെട്ടെന്ന് ചിലർ ചോദിക്കുന്നൊരു ചോദ്യം, പൊരുത്തക്കേടുകൾ ഉള്ളതുകൊണ്ടാണ് വീട് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ടായിരുന്നെങ്കിൽ അവിടെ തന്നെ കഴിഞ്ഞുകൂടിയെന്നെ. അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് നമ്മളതൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് വീണ്ടും പൊരുത്തമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? അത് ശരിയാകത്തില്ലല്ലോ എന്ന് ചിലർ പെട്ടെന്ന് പറയും. പക്ഷേ അത് ശരിയാണ്, അങ്ങനെയുള്ള ആൾക്കാർ സ്വയം എന്നും തനിക്ക് പ്രശ്നമായിരിക്കും, ചുറ്റുപാടിനുള്ളവരെയും ഒരു പ്രശ്നമായിരിക്കും. അങ്ങനെയുള്ളവരെ പിന്നെ എന്തു ചെയ്യും? അവർ സ്വയം അവരെ നന്നാക്കാനൊന്നും ശ്രമിക്കണ്ട, അവരെ ഗുരു നന്നായിക്കോളും. അല്ലാ പിന്നെ വേറെ നിവർത്തിയില്ല, ഒന്നുകിൽ ഈശ്വരൻ രക്ഷിക്കണം അല്ലെങ്കിൽ ഗുരു രക്ഷിക്കണം, അവർക്കേ അവരെ നന്നാക്കാൻ പറ്റൂ, സ്വയം നന്നാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത്രയും മനസ്സിലാക്കുന്നതിനുള്ളൊരു വിവേകമുണ്ടെങ്കിൽ എന്താണോ ഇതാണ് മനസ്സിലാക്കിയിരിക്കുക, ഒരാൾക്ക് തൻ്റെ സാഹചര്യങ്ങളോട് തൻ്റെ ചുറ്റുപാടുകളോട് സാഹചര്യങ്ങൾ ചുറ്റുപാട് എന്ന് പറയുമ്പോൾ എന്താണ്? കൂടെ കഴിയുന്ന വ്യക്തികളോട്. അതാണ് ഉദ്ദേശിക്കുന്നത്. മാനസികമായ ഒരു രമ്യതയിൽ എത്തിച്ചേരാൻ കഴിയണം. അത് ഈ ബ്രഹ്മചര്യ അനുഷ്ഠാനത്തിൻ്റെ അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അവശ്യം ഭാവിയായ ഒരു ഘടകമാണ്. അതാണ് ഇവിടെ പറയുന്നത് മിത്രഭാവത്തിൽ വർത്തിക്കുക. മിത്രത എന്ന് പറയുന്നതിൻ്റെ ഒരു താല്പര്യമായിട്ടതാണ്. നമുക്കറിയാം എന്താണ്, ഒരു പത്ത് പേര് ഒരുമിച്ച് കഴിയുന്നിടത്ത്, പ്രത്യേകിച്ചും ആശ്രമങ്ങളിൽ, എന്താണ് പത്ത് പേരും പത്ത് തട്ടിലായിരിക്കും, ഒരുമിച്ച് നിൽക്കത്തില്ല. ഇതൊന്നും പബ്ലിഷ് ചെയ്ത് കളയരുത്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോ അത് പത്ത് തരത്തിലായിരിക്കും, പത്ത് പേരും പത്ത് തരത്തിലായിരിക്കും വിവരിക്കുന്നത്. പത്ത് പേർക്കും പത്ത് ഇഷ്ടാനിഷ്ടങ്ങളായിരിക്കും, അതാണ് കാര്യം. ഓരോരുത്തരും ഇഷ്ടാനിഷ്ടങ്ങൾ ഭിന്നങ്ങളായിരിക്കും. അപ്പോൾ എന്തോരും ഒരുമിച്ച് കഴിയുന്നവരിൽ തന്നെ എപ്പോഴും അനുസ്യൂതമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് പൊട്ടലും ചീറ്റലും എന്ന് പറയുന്നു. ഈ നേരത്തെ പറഞ്ഞ രമ്യതയ്ക്ക് പകരം അതെപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് അല്ല, ഇതാണ് ബ്രഹ്മചര്യ അനുഷ്ഠാനം എന്ന് പറയുന്നത്. എന്താണ് ആ ഒരു രമ്യത കണ്ടെത്തുക, മിത്രഭാവത്തിൽ കരുതുക. മിത്രതയാ വർത്തതയേതി മൈത്ര. ഇത് പരസ്പരം മാത്രമല്ല, സമൂഹത്തോട് മൊത്തം മാത്രം ഒരു മിത്രഭാവത്തിൽ കഴിയുക എന്നാണ് ചിലരുടെ. അതിനി പറയും, അത് അസാധ്യമായി വരുന്ന സന്ദർഭങ്ങൾ എവിടെയൊക്കെയാണ്, അവിടെ എന്ത് നിലപാടെടുക്കണം. എന്തായാലും എവിടെ ആയാലും ശരി, ഈ മനസ്സുകൊണ്ട് പൊരുതുന്ന ഒരു സ്വഭാവം അത് വരാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് ചെല്ലുക, ഒരു സമൂഹത്തിൽ അങ്ങനെ പൊരുതുന്ന സ്വഭാവമുള്ളവർ വന്നു ചേർന്നാൽ എന്ത് ചെയ്യും? എനിക്കും കഴിയണ്ടേ, പിടിച്ചു നിൽക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ എങ്ങനെ പിടിച്ചു നിൽക്കൂടെ എന്ന് ചോദിക്കുന്നവരും കാണും. അതിനൊക്കെ സമാനം ഇനി പറയുന്നുണ്ട്, പിടിച്ചു നിൽക്കാനുള്ള വഴികൾ. പറയുന്നു മൈത്ര മിത്രഭാവവും മൈത്രി മിത്രദയാ വർത്തതേതി മൈത്ര. അപ്പോൾ ആ രമ്യഭാവം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു മനോഭാവം വരുന്ന വ്യക്തി വളരെ ആശ്വാസവും സമാധാനവും സന്തോഷവും കൊടുക്കും. ആ സമയം ഒരു കൂട്ടത്തിൽ തന്നെ ഈ പൊരുതുന്ന സ്വഭാവമുള്ളവരുണ്ട്, അല്ലെങ്കിൽ നിശബ്ദമായിട്ടിരുന്ന് പ്രത്യക്ഷമായിട്ട് പൊരുതത്തൊന്നുമില്ല, അടിയിലൂടെ വേല വെച്ചുകൊണ്ടിരിക്കും, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ ചിലരുടെ സ്വഭാവമാണ്, വളരെ മാന്യമായിട്ട് തന്നെ ഇരിക്കും, പുറമെ നിരുപദ്രവകാരിയാണെന്ന് തോന്നും, പക്ഷെ പണിയെല്ലാം അണ്ടർഗ്രൗണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും? ചിലർ ചിരിക്കുകയാണ് അവരുടെ അനുഭവം വെച്ച്. ചിരിക്കുകയാണ്. പറയുന്നു അതെങ്ങനെ, അതൊക്കെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടോ, അതിന് വല്ല മരുന്നും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എല്ലാം പറഞ്ഞിട്ടുണ്ട് ഗീതയിൽ. ഇനി അടുത്ത് പറയുന്നത് എന്താണോ, കരുണയവ കരുണ കൃപ ദുഃഖിതേഷു ദയ തദ്വാൻ കരുണ പറയുന്നു. അങ്ങനെയുള്ളവരടുത്ത് എന്താണ് നമ്മൾ അനുകമ്പയുള്ളവരായിരിക്കുക. കാരണം ആരുടെ മനസ്സാണോ ശുദ്ധമായിരിക്കുന്നത്, അസ്വസ്ഥമായിരിക്കുന്നത്, അശാന്തമായിരിക്കുന്നത്, അവരാണ് മറ്റുള്ളവർക്ക് എപ്പോഴും അശാന്തി ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ട്? അങ്ങനെയുള്ളവർ സദാ ദുഃഖിക്കുന്നുണ്ട്. അപ്പോൾ ആ ദുഃഖത്തിൽ നിന്ന് കരകയറുന്നതിനുള്ള അവരുടെ മാനസിക വിനോദമാണ് മറ്റുള്ളവരെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത്. പലതരത്തിലും ആൾക്കാർക്ക് മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നുള്ളൊരു മറ്റുള്ളവരെ കൂടുതലായി പീഡിപ്പിക്കുന്ന ആൾക്കാർ ആശ്രമങ്ങളിലെന്ന് വെച്ചാൽ കൂടുതൽ പീഡിപ്പിക്കുന്നവർ ഈ എന്തെങ്കിലും അധികാരം താക്കോലൊക്കെ കൈക്കിട്ടുന്നവരാണ്. മറ്റുള്ളവരെ കൂടുതലും പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു, അധികാരങ്ങളിലൊക്കെ ഇരിക്കുന്നവരാണ്. ഒന്നിൽ അവർക്ക് ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണോ, എന്തെങ്കിലും അസുഖമോ നടുവേദനയോ നെഞ്ചുവേദനയോ പെടൽ വേദനയോ എന്തെങ്കിലും കാണും. അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ എപ്പോഴും അവർ ബാക്കിയുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് അവരുടെ ഒരു കാരണം താനീ വേദന അനുഭവിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും തരത്തിൽ അവരൊന്ന് വേദന അനുഭവിക്കട്ടെ. അതൊരു മനഃശാസ്ത്രമാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരെപ്പോഴും സ്വയം എന്തെങ്കിലും വേദന അനുഭവിക്കുന്നവരായിരിക്കും. അത് ശാരീരിക വേദന മതി. ഇപ്പോൾ പല്ലുവേദന ഒരാൾക്കുണ്ട്, നല്ല പല്ലുവേദന ഇരിക്കുമ്പോൾ നമ്മളെന്തെങ്കിലും ചോദിച്ചെന്നിരിക്കട്ടെ, ദേഷ്യപ്പെടും. പ്രതികരണം എന്ന് പറയുന്നത് വളരെ കടുത്തതായിരിക്കും. അത് കേൾക്കുമ്പോൾ എന്തെങ്കിലും ചോദിക്കുന്ന ആൾ മനോവേദന ഉണ്ടാവും, അപ്പോൾ അയാളുടെ പല്ലുവേദന ഒന്ന് കുറയും. ഇതൊരു പൊതുവായ, നിങ്ങളിൽ പലരും മിക്കവാറും എല്ലാവരും ഒരു ആശ്രമത്തിലേ കഴിഞ്ഞിട്ടുള്ളൂ. ഞാനെന്ന് വെച്ചാൽ ഒരു 100 ആശ്രമങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി അനുഭവങ്ങളുണ്ട്, പല തരത്തിലുള്ള ആൾക്കാരുടെ അനുഭവം. അതുകൊണ്ടാണ് ചോദിച്ചത്, സ്വാമി ഇത്ര കൃത്യമായിട്ട് പറയുന്നത് എങ്ങനെ? ഇത് ഞങ്ങളുടെ കാര്യങ്ങളെന്ന് വിചാരിക്കും. നിങ്ങളുടെ കാര്യങ്ങളുടെ പറയുന്നത്, ഞാൻ പൊതുവായ കാര്യം പറയുകയാണ്. അപ്പോൾ ഈ സ്വയം വേദന അനുഭവിക്കുന്നവൻ മറ്റുള്ളവരെ വേദനിപ്പിക്കും. അപ്പോൾ ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, പ്രത്യക്ഷമായിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ നമ്മളെ വേദനിപ്പിക്കാൻ നമ്മൾ കരുതുന്ന എന്താണ്? വാസ്തവത്തിൽ ഇയാൾ സഹതാപാർഹിക്കുന്നവനാണ്. ഇയാൾ ഏതോ തരത്തിൽ വേദന അനുഭവിക്കുന്നു. ഒന്നുകിൽ അയാളുടെ ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ട്, അല്ലെങ്കിൽ മാനസികമായ എന്തെങ്കിലും വികലത കൊണ്ടായിരിക്കും. അയാൾ ഏതെങ്കിലും തരത്തിൽ അസ്വാസ്ഥ്യം, അയാൾ അസ്വസ്ഥത അയാളുടെ മനസ്സിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അയാളുടെ മനസ്സ് തന്നെ അയാൾക്ക് കൊടുക്കുന്ന ഒരു സ്വയം ചികിത്സയാണ്. അത് എന്താണ്? മറ്റുള്ളവരെ ഒന്ന് വേദനിപ്പിക്കുക, എന്നിട്ട് സ്വയം ഒരു ആശ്വാസം കണ്ടെത്തുക. അപ്പോൾ അവരെങ്ങനെ, അവരോടൊപ്പം എന്ത് നിലപാട് പുലർത്തണം? അവരോട് മല്ലിടാൻ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. കാരണം അവർ കൂടുതൽ ബുദ്ധിമുട്ടിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കൂടുതൽ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവരെപ്പോഴും മറ്റുള്ളവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പഴുതുകൾ ആരാഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ പഴുത് നമ്മളുണ്ടാക്കി കൊടുക്കരുത്. അവരോടാണ് പറയുന്നത് എന്താണ്? കരുണ, കൃപ, അവരോട് വലിയ കൃപയുണ്ടായിരിക്കണം. പാവം വേദനിക്കുന്നതുകൊണ്ടാണ് നമ്മളെ വേദനിപ്പിക്കുന്നത് എന്നുള്ളൊരു മനോഭാവത്തിൽ അവർക്കൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കരുത്. അവരോട് സദാ കൃപയുണ്ടായിരിക്കണം. പിന്നെ ആ കൃപ പൊതുവെ കഷ്ടപ്പെടുന്നവരോടും ദുഃഖിക്കുന്നവരോട് എല്ലാം അത് പൊതുവായി ഉണ്ടായിരിക്കണം. മഹാത്മാക്കൾ കരുണയുള്ളവരാണ്, അഹൈതുക ദയാസിന്ധു ആണെന്ന് പറയും. അത് പൊതുവായി പറയുന്നത് മഹാത്മാക്കളുടെ കരുണയെക്കുറിച്ച് ഇപ്പം നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മൾ പുലർത്തേണ്ട കരുണ നമ്മുടെ ചുറ്റുപാടുകളിൽ എങ്ങനെയാണത് പ്രാവർത്തികമാക്കേണ്ടത്, അതാണ് ഞാൻ പറഞ്ഞത്. തദ്വാൻ കരുണ, കരുണയുള്ളവനാണ് ഇവിടെ കരുണ എന്ന് പറഞ്ഞത്, കരുണയുള്ളവനായിരിക്കണം. അപ്പോൾ ഇതാണ് ബ്രഹ്മചാരിയുടെ ഒരു അനുഷ്ഠാനം. അപ്പോൾ ഒരുമിച്ച് കഴിയുമ്പോൾ എപ്പോഴും മറ്റുള്ളവരോട് ഏതെങ്കിലും തരത്തിൽ ഒരുവൻ തന്നെ ബുദ്ധിമുട്ടിച്ചാൽ ഉടനെ അവനോട് കരുണ കാണിക്കുക. മനസ്സിൽ പ്രതികാരമൊന്നും വിചാരിക്കരുത്. അവൻ സഹതാപം അർഹിക്കുന്നവനാണ്, അവൻ ദീനനാണ് എന്ന് കരുതി നമ്മളവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക, ഏറ്റുമുട്ടാൻ പോകരുത്. സർവഭൂതാഭയപ്രദ സന്യാസി പറയുന്നു. അതിൻ്റെ പരമമായ അർത്ഥത്തിൽ എന്താണ്? സർവപ്രാണികൾക്കും അഭയം സർവഭൂതേഭ്യു ദത്വ. സന്യാസത്തിന് വേണ്ടിയിട്ട് വിരജാഹോമം നടത്തുമ്പോൾ അവിടെ ചൊല്ലുന്ന ഒരു മന്ത്രമാണ്, സർവഭൂതങ്ങൾക്കും അഭയം നൽകിക്കൊണ്ട് സന്യസ്തമയ, ഞാൻ ഇതാ സർവത്തെയും സന്യസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രേക്ഷ മന്ത്രമാണ്. അതുകൂടെ വെച്ചുകൊണ്ടാണ് പറയുന്നത് എന്താണ്? സർവഭൂത അഭയപ്രദനായി ഇരിക്കുന്ന സന്യാസിയാണ്, സർവഭൂതങ്ങൾക്കും ഞാൻ അഭയം നൽകുന്നു എന്നുള്ളൊരു മനോഭാവമാണ്. സദാ സന്യാസി, അല്ലാതെ മറ്റാരെയും ഉപദ്രവിക്കാനോ ഉപദ്രവിക്കാനോ അല്ല എന്നർത്ഥം. നിർമ്മമഹ മമപ്രത്യവർജിത പറയുന്നു, എന്റേതെന്നുള്ള ഭാവം. അത് വരുമ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ വരും. എന്റേതെന്ന് വരുമ്പോൾ എന്താണ്? ചിലർ തന്റെ മിത്രങ്ങൾ, ഒരുമിച്ചൊരു സമൂഹത്തിൽ കഴിയുമ്പോൾ തന്നെ ചിലരെ മിത്രങ്ങളായി കാണുന്നു, ചിലരെ ശത്രുക്കളായി കാണുന്നു, ചിലരോട് കൂടുതൽ അടുത്തു പോകുന്നു, ചിലരോട് കൂടുതൽ അകന്നു പോകുന്നു. ആണ് മമപ്രത്യം. അത് വരാൻ പാടില്ല. നിരഹങ്കാരോ നിർഗതഹം പ്രത്യേക. ഈ പറയുന്നതെല്ലാം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന ഇതൊക്കെ ആന്തരികമായ മാനസികമായ ഭാവങ്ങളാണ്, ബാഹ്യമായ ആചരണങ്ങളല്ല. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ നിരഹങ്കാരനായിരിക്കണം, അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അഹംഭാവം ഇല്ലാതിരിക്കണം, നിർഗത അഹം പ്രത്യേക. അപ്പോൾ പെരുമാറ്റത്തിലും മറ്റും നമ്മൾ ബാഹ്യവുമായി വിനയം പ്രകടിപ്പിക്കുന്നു. അത് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, ബ്രഹ്മചര്യ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. എന്താണ് ആവശ്യമില്ലാത്തടത്ത് ഗുരുവിൻ്റെ സന്നിധിയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ആവശ്യമില്ലാതെ തല ഉയർത്തി പിടിക്കാതിരിക്കുക. വിനയം ബാഹ്യമായി പ്രകടിപ്പിക്കേണ്ടിടത്ത് അത് പ്രകടിപ്പിക്കുക. പക്ഷെ മുഖ്യം എന്താണ്? ആന്തരികമായ ഭാവത്തിനെയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. കാരണം എന്തുകൊണ്ട്? ബാഹ്യമായി വിനയം നമ്മൾ പ്രകടിപ്പിച്ചാലും ആന്തരികമായി അഹങ്കാരത്തെ സൂക്ഷിക്കാം. അപ്പോൾ ഇത് രണ്ടും വേണം എന്ന് പറഞ്ഞത്. ആചരണത്തെക്കുറിച്ച് പറയണമെങ്കിൽ വേറെയാണ്, ആന്തരികമായ ഭാവത്തെക്കുറിച്ച് പറയണമെങ്കിൽ അതാണ് മുഖ്യം. എന്നെ പറയുന്നു സമ ദുഃഖസുഖ സമേ ദുഃഖസുഖേ ദ്വേഷ ദേശരാഗയോർ അപ്രവർത്തകേ യസ്സി സ സമ ദുഃഖസുഖ പറയുന്നു. സമ ദുഃഖസുഖ സുഖദുഃഖങ്ങളിൽ സമനായിരിക്കണം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശരാഗയോർ അപ്രവർത്തക യസ്സി സ സമ ദുഃഖസുഖ. ഇത് നമ്മൾ കർമ്മയോഗത്തെക്കുറിച്ചും മറ്റും ചർച്ച ചെയ്ത് പറഞ്ഞതാണ്. ഇതൊരു ഭക്തന് വേണ്ടതാണ്. എന്താണ്? ഒരുവന് ദുഃഖവും സുഖവും പലതരത്തിലും പ്രാപ്തമാകാം. പലതരത്തിലെന്ന് പറയുമ്പോൾ ഒന്ന് പ്രധാനമായിട്ട് വരുന്നത് അങ്ങനെ തൻ്റെ തന്നെ പ്രവൃത്തി കൊണ്ട് വരും സുഖവും ദുഃഖവും തനിക്ക് പ്രാപ്തമാവും. വർത്തമാനത്തിലെ പ്രവൃത്തി കൊണ്ട് തൻ്റെ കൊള്ളതായ്മകൾ കൊണ്ട് ദുഃഖം വരുന്നു, തൻ്റെ സൽപ്രവൃത്തികൾ കൊണ്ട് സുഖം വരുന്നു. പിന്നെ തൻ്റെ പ്രവൃത്തിയല്ല, തൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് വരും. തൻ്റെ പ്രത്യേകിച്ചുള്ള പ്രവൃത്തി കൊണ്ടല്ല, പ്രകൃതി നമുക്ക് ചിലപ്പോൾ സുഖത്തെയും ദുഃഖത്തെയും ഉണ്ടാക്കിത്തരും. താൻ പ്രത്യേകിച്ച് പ്രവർത്തിച്ചിട്ടൊന്നുമല്ല. കഠിനമായ ചൂട്, ആ ചൂട് സഹിക്കേണ്ടി വരുമ്പോൾ എന്ത് വരുന്നു? ആ ദുഃഖത്തെ ഉണ്ടാകുന്നു. അങ്ങനെ പ്രകൃതിയിൽ നിന്നും മറ്റ് ഇവിടെ പറയുന്ന ആദിഭൗതികമായ ദുഃഖങ്ങളെക്കുറിച്ച്, മറ്റ് പ്രാണികളിൽ നിന്നും, അതുപോലെ എന്താണ് മറ്റ് മനുഷ്യരിൽ നിന്നും. തൻ്റെ പ്രവൃത്തി കൊണ്ടല്ലാതെ ഒരാൾ പറയുമല്ലോ, ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ നിരുപദ്രവകാരിയാണ്, എന്നിട്ടും അയാൾ എന്നെ ഉപദ്രവിക്കുന്നു. അപ്പോൾ ബാഹ്യമായും ദുഃഖങ്ങളുണ്ടാകാം, അതിന് താൻ ഉത്തരവാദിയായി കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്കറിയാൻ വയ്യാത്ത കാരണങ്ങൾ കൊണ്ട്, അജ്ഞേയമായ കാരണങ്ങൾ കൊണ്ട് ബാഹ്യമായി നമ്മളെ ദുഃഖിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകാം. തൻ്റെ പ്രവൃത്തി കൊണ്ട് സുഖദുഃഖങ്ങളുണ്ടാകാം. നമുക്കറിയാൻ വയ്യാത്ത കാരണങ്ങൾ, അതാണ് പറയുന്നത്, എന്താണ് തൻ്റെ കർമ്മം കൊണ്ട് സുഖദുഃഖങ്ങളുണ്ടാകാം. പൂർവ്വജന്മത്തിൽ ഉള്ള കർമ്മങ്ങളെന്നാണ് അതിന് കാരണം പറയുന്നത്. കാരണം എന്തോ അജ്ഞാതമായ കാരണങ്ങൾ കൊണ്ട് സുഖദുഃഖങ്ങൾ വരുന്നു. ബാഹ്യമായ നിമിത്തങ്ങളൊന്നും വേണ്ട, ആരും പറഞ്ഞ് ഉപദ്രവിക്കാനൊന്നുമില്ല. പക്ഷേ ആന്തരികമായി സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു, അങ്ങനെ സുഖദുഃഖങ്ങൾ വരാം. പിന്നെ ശാരീരികമായ വ്യാധികൾ കൊണ്ട് അതുകൊണ്ട് സുഖദുഃഖങ്ങളുണ്ടാകാം. ശരീരവ്യാധി വന്നു കഴിഞ്ഞാൽ, രോഗങ്ങളും മറ്റും വന്നു കഴിഞ്ഞാൽ സുഖദുഃഖങ്ങളുണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നതിനുള്ള നിമിത്തങ്ങൾ അനന്തമാണ്. വർണ്ണിക്കാൻ കഴിയാത്ത നിമിത്തങ്ങളുണ്ട് ഒരു ജീവന് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സുഖദുഃഖങ്ങളൊക്കെ വരുമ്പോൾ എന്ത് വരുന്നു? ആ സുഖദുഃഖങ്ങൾ രാഗദ്വേഷങ്ങളെ ഉണ്ടാക്കാത്തതായിരിക്കണം. സുഖദുഃഖങ്ങൾ വന്നുകൊള്ളട്ടെ, ആ സുഖദുഃഖങ്ങളെ, ഇങ്ങനെ വന്നു ചേരുന്ന സുഖദുഃഖങ്ങളെ നമുക്ക് വർത്തമാന ജന്മത്തിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല. വ്യാധി അത് മാറ്റി നിർത്താൻ പറ്റത്തില്ല. വന്നു കഴിഞ്ഞാൽ അത് അനുഭവിച്ചതിനെ തീരണം. ജ്ഞാനിയായാലും ഭക്തനായാലും ആരായാലും രോഗങ്ങൾ, അതുപോലെ ബാഹ്യ പ്രകൃതിയിൽ നിന്ന് വരുന്ന ഓരോ ദുഃഖനിമിത്തങ്ങൾ കൊണ്ടുവരുന്ന ദുഃഖങ്ങൾ ഒഴിവാക്കാൻ പറ്റത്തില്ല. അജ്ഞാതമായി വരുന്ന പൂർവ്വകർമ്മഫലമായി വരുന്ന ബാഹ്യനിമിത്തങ്ങളൊന്നും ഇല്ലാതെ മനസ്സിൽ വരുന്ന ദുഃഖ ഇതൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതെല്ലാം അനുഭവിക്കുമ്പോൾ എന്താണ്? ദ്വേഷ രാഗയോരപ്രവർത്തകൈ, ദേഷ്യരാഗങ്ങളെ ഉണ്ടാക്കരുത്, സുഖത്തോട് മനസ്സ് രഞ്ജിക്കരുത്, ദുഃഖത്തോട് മനസ്സ് ദേഷിക്കരുത്. ഇതാണ് ഒരു ഭക്തന് സ്വീകരിക്കാവുന്ന മാർഗം, മധ്യമമായൊരു മാർഗം. രണ്ടു തരത്തിലേക്കും പോകാതിരിക്കുക. അനുഭവത്തിൻ്റെ രണ്ട് കോടികളാണത് കൊണ്ടുപോകുന്നു. ഒന്നുകിൽ അങ്ങേയറ്റത്തെ മനുഷ്യനെ സുഖത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും, മറ്റൊന്ന് അങ്ങേറ്റത്തെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകും. അതനുസരിച്ച് മനുഷ്യന്റെ മനസ്സിനെ എന്ത് ചെയ്യും? ആ രാഗത്തിന്റെ അഗ്രകോടിയിലേക്ക് കൊണ്ടുപോകും, അതുപോലെ ദ്വേഷത്തിന്റെയും പരവുമായ തലത്തിലേക്ക് കൊണ്ടുപോകും. ഇത് കൊണ്ടുപോകാതെ സൂക്ഷിക്കുക എന്നർത്ഥം. നേരത്തെ പറഞ്ഞല്ലോ, സമ ദുഃഖ സുഖ ക്ഷമീ, സമ സുഖ ദുഃഖേ സമയകൃത്വ, നേരത്തെ പറഞ്ഞു. അങ്ങനെ രാഗദ്വേഷങ്ങൾ ഉണ്ടാകാതെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ഇരിക്കെ തന്നെ രാഗദ്വേഷങ്ങൾ ഉണ്ടാകാതിരിക്കുക, അതാണ് സമ ദുഃഖ സുഖ എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, സാധാരണഗതിയിൽ മനുഷ്യൻ സുഖത്തെ ആരും ഒഴിവാക്കാൻ ആഗ്രഹിക്കാറില്ല, പക്ഷെ ദുഃഖത്തെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. പലരും ധരിച്ചിരിക്കുന്ന എന്താണ്? ദുഃഖത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആധ്യാത്മിക സാധനങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നതെന്നാണ്. എന്തുകൊണ്ട് പറയുന്ന എന്താണ്? അത് പരമാനന്ദ പ്രാപ്തിയാണ്. പരമാനന്ദ പ്രാപ്തി എന്ന് പറയുമ്പോൾ എന്താണ്? അത് ദുഃഖത്തെ ഒഴിവാക്കുന്നതെന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ദുഃഖത്തെ ഒഴിവാക്കാനും ആനന്ദത്തെ പ്രാപിക്കാനും ശ്രമിക്കുന്നു. പക്ഷേ ആധ്യാത്മിക സാധനങ്ങൾ ഉണ്ടെന്ന് ദുഃഖത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല, ഒരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? ഇവിടെ പറയുന്നത് എന്താണ്? അത് അവശ്യംഭാവിയാണ്. സുഖത്തെ നമ്മൾ അർത്ഥിക്കുന്നത് പോലെ തന്നെ നമ്മൾ ദുഃഖത്തെ അർത്ഥിച്ചില്ലെങ്കിലും അത് വന്നു ചേരും. സുഖം എന്തായാലും വരും, നമുക്ക് ഉറപ്പുണ്ട്. കാരണം സുഖത്തിന് വേണ്ടിയാണ് നമ്മൾ, നിത്യസുഖത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അവശ്യംഭാവിയായി ആ ദുഃഖം വന്നു ചേർന്നതിന് തീരും. ഒരു സാധനയും ദുഃഖത്തെ ഒഴിവാക്കത്തില്ല, അത് വന്നു ചേരും. പിന്നെ അവിടെ എന്താണ് നമുക്ക് ചെയ്യാന്നുള്ളത്? സമദുഃഖ സുഖനായിരിക്കുക എന്നറിയാം. ഇനി ദുഃഖത്തെ ചെലിയോ, ഇനി ദുഃഖത്തെ ഒഴിവാക്കാമല്ലോ. എങ്ങനെ? നിർവികൽപ്പ സമാധിയിലിരുന്നാൽ മതി ദുഃഖത്തെ ഒഴിവാക്കാം. ശരിയാണ്, നിർവികൽപ്പ സമാധിയിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് ആയിരിക്കുന്ന സമയത്ത് ദുഃഖത്തെ ഒഴിവാക്കാം. പക്ഷേ അയാൾക്ക് പിന്നെ ആ സമാധിയിൽ ഇരുന്നു കഴിഞ്ഞാൽ സമാധിയിൽ നിന്ന് ഉണരേണ്ടിയും വരും, അല്ലെങ്കിൽ സമാധി ഇരിക്കാതിരിക്കണം. സമാധി ഇരുന്നാൽ സമാധിയിൽ നിന്ന് ഉണർന്നു വരേണ്ടി വരും. സമാധിയിലേക്ക് പ്രവേശിച്ചാൽ എന്താണ്? വ്യുത്ഥാനം അതിൻ്റെ കൂടെ വരും. ഈ ശരീരത്തോടു കൂടി ഇരിക്കെ പറയുന്ന കാര്യങ്ങളാണ്. ഈ സ്ഥൂലമായ ശരീരത്തോടു കൂടി ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ഈ സുഖദുഃഖങ്ങളെ ഒരു ആധ്യാത്മിക സാധനം കൊണ്ട് ഒരു സിദ്ധി കൊണ്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല. അയാൾക്ക് പരമാവധി ചെയ്യാമെന്നുള്ള കാര്യം എന്താണ്? അവിടെ സമനായിരിക്കുക. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ എന്താണ്? ആ സുഖദുഃഖങ്ങൾ തന്നെ തീവ്രമായി ബാധിക്കാതിരിക്കുക, ശ്രദ്ധിക്കുക. അതേ പറ്റും. അതുകൊണ്ടാണ് ഗീതയിൽ ഈ ദുഃഖത്തെ ഒഴിവാക്കുന്ന കാര്യം പറയുന്നില്ല. അവൻ അത്യധികമായ സുഖമക്ഷയം അശ്രിതേ, അവൻ അത്യധികമായ സുഖത്തെ പ്രാപിക്കുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ദുഃഖത്തെ അങ്ങനെ ശരീരത്തിലിരിക്കെ ഒരുവനും ഒഴിവാക്കാൻ സാധ്യമല്ല. അതാണ് സമത്വം, അതാണ് ഇവിടെ പറയുന്നത്. ദുഃഖവും സുഖവും എന്ന് പറയുന്നതിനോടി പറയുന്നില്ല എന്താണ്? സമ ദുഃഖ സുഖ സമത്വം, അതാണ് ശാന്തി എന്ന് പറയുന്നത്. സമത്വം യോഗയിച്ചതേ, ആ സമത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ആ സമത്വം എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ അന്ധകരണത്തിൽ നിന്നും മാറ്റുക എന്നുള്ളതല്ല, അതാണ് ഈ പറഞ്ഞു വരുന്നതല്ല. അത് ഒരുവനെ തീവ്രമായി ബാധിക്കാതിരിക്കാൻ ബന്ധിക്കാതിരിക്കാൻ ശ്രമിക്കുക, അതേ ഇവിടെ പറയുന്നുള്ളൂ. അതാണ് സാധനകാലത്തെ ശാന്തി എന്ന് പറയുന്നത്. അല്ലാതെ അതിന് കീഴ്പ്പെട്ടു കൊടുക്കുക എന്നുള്ളതല്ല. ദുഃഖത്തിന് കീഴ്പ്പെടുക, അച്ഛന്മാരെന്ത് ചെയ്യുന്നു? ദുഃഖത്തിന് കീഴ്പ്പെട്ടു പോകുന്നു, അതിന് പരിതപിക്കുന്നു. ആദ്യം തന്നെ അർജുനോട് ചോദിച്ചല്ലോ, നാന് ശോചന്തി പണ്ഡിത, എന്തുകൊണ്ട് നീ ഇങ്ങനെ പരിതപിക്കുന്നു? പരന്തവനായിരിക്കുന്ന നീ എന്തിനാ പരിതപിക്കുന്നു? അതാണ് ആവർത്തിച്ച് അവൾ ചോദിക്കുന്നു. അപ്പോൾ ദുഃഖത്തിൽ പരിതാപം പാടില്ല. അതിൻ്റെ അർത്ഥം ദുഃഖത്തെ എടുത്തു മാറ്റുക എന്നുള്ളതല്ല, ആ ദുഃഖത്തിൽ സമചിത്തത. അതാണ് അത് അവശ്യംഭാവിയാണ്. ഇനി ഒരാളെല്ലാം വിട്ട് സന്യാസിയായി ഇരിക്കുന്നു. കാരണം ബാഹ്യമായി കർമ്മം ത്യജിക്കുന്നതിന് ക്ലേശത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കായക്ലേശവും മറ്റു ക്ലേശങ്ങളും ഒഴിവാക്കാനാണ് ഒരുത്തൻ ബാഹ്യമായ സന്യാസിയായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ദുഃഖങ്ങളെ ഒഴിവാക്കാൻ പറ്റും. ആ ബാഹ്യ നിമിത്തങ്ങൾ കൊണ്ടുവരുന്ന ക്ലേശങ്ങളെ ഒഴിവാക്കാം. പക്ഷെ ദുഃഖം എന്ത് ചെയ്യും? എല്ലാ നിമിത്തങ്ങളെയും ഒഴിവാക്കിയാലും അവന് വേണ്ട ദുഃഖത്തെ അവൻ്റെ പ്രാരബ്ധം കൊണ്ടുവരും. പ്രാരബ്ധം ദുഃഖത്തെ അവനെത്തിക്കും. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അവിടെ എന്ത് വേണം? സമദുഃഖ സുഖനായിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. അതാണ് ശാന്തി എന്ന് പറയുന്നത്. അതിനാണ് സമശബ്ദ സമത്വം യോഗവിച്ഛേദ എന്ന് പറയുന്നത്. ഇത് ഭക്തനും വേണം എന്നാണ്. അതുകൊണ്ട് ദുഃഖസുഖങ്ങളിൽ സമനായിരിക്കുക എന്ന് പറയുന്നു. അപ്പോ അത് അശാന്തസ്യ കുതസുഖം പറയുന്നു. പ്രശാന്ത മാനസ് പല ഭാഗങ്ങളും പറയുന്നുണ്ട്. പ്രശാന്ത മാനസനായിരിക്കുക, അത് സാധകന് വേണ്ടതാണ്. അശാന്തനെങ്ങനെ സാധനയിൽ നിന്ന് സുഖം കിട്ടും എന്നറ അത് അന്ധക്കരണത്തിൽ നിന്ന് ദുഃഖത്തെ ഉന്മൂലനാശനം ചെയ്തിട്ടല്ല, അന്ധക്കരണത്തിൽ വരുന്ന ദുഃഖങ്ങളെ, അവിടെ പ്രകടമാകുന്ന ദുഃഖങ്ങളെ സമനിലയിൽ നിർത്തിയിട്ടാണ്. ദുഃഖത്രയ അഭിഘാതം, ദുഃഖത്രയം കൊണ്ട് പീഡിതനാണ് മനുഷ്യൻ. അതിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി പറയുന്ന ഇതാണ്. അതാണ് അസംഗതയും മറ്റും പറയുന്നത്. ആ ദുഃഖത്തിൽ നിന്ന് അസംഗനായിരിക്കുക, അതേ സാധ്യമാകും. മനുഷ്യന്റെ ബുദ്ധി കൊണ്ടവന് അതേ സാധ്യമാകും. ശരീരത്തോടുകൂടിയിരിക്കും. ശരീരമില്ലെങ്കിൽ ശരി, കേവലമായ ആത്മാവ് മാത്രമാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ശരീരമുള്ളപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. സുഷുപ്തിയിൽ ദുഃഖമില്ല, അങ്ങനെ ദുഃഖമില്ലാത്ത സന്ദർഭങ്ങളുണ്ട്. ബോധം മൂർച്ഛ, അതാണ്. അവിടെ ദുഃഖം അനുഭവിക്കുന്നില്ല, പക്ഷെ അവിടെയെല്ലാം കിടപ്പുണ്ട് ദുഃഖം. ദുഃഖം അവിടെയെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട്, അത് അനുഭവിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ദുഃഖത്തെ നേരിടേണ്ടി വരുന്നത് ഇപ്പോഴാണോ? അപ്പോൾ എങ്ങനെ നേരിടണം? ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. സമ ദുഃഖസുഖനായിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ ചിലർ ചോദിക്കും, മുമ്പും ചോദിച്ചിട്ടുള്ള എന്താണ്, അപ്പം ഭക്തൻ എങ്ങനെയല്ലോ? ഭക്തന് ഭഗവാനെ കിട്ടാത്തതുകൊണ്ട് അയാൾ ദുഃഖിയായിരിക്കുന്നല്ലോ. ചിലർ പറയുന്നതാണ്, ഭഗവാനെ കിട്ടാത്തതുകൊണ്ട് അയാൾ വളരെ ദുഃഖിതനായിരിക്കുന്നു. അയാളുടെ മനസ്സിൽ തീവ്രമായ വ്യാകുലതയുണ്ട്. ഈശ്വരനെ പ്രാപിക്കാത്തതിലുള്ള വ്യാകുലത, അങ്ങനെയുള്ള ഭക്തന്മാരുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ അശാന്തിയുണ്ടോ? ചില ജോലി ഏതെങ്കിലും തരത്തിലുള്ള അശാന്തിയുണ്ടോ? അപ്പോൾ ഈശ്വരനെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ വ്യാകുലത എന്ന് പറയുന്നത് അതൊരിക്കലും അശാന്തിയല്ല. ഇവിടെ അശാന്തി എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ഈശ്വരനെ പ്രാപിക്കുന്നതിനുള്ള വ്യാകുലത എന്നുള്ളത് അത് കേട്ടിട്ടുണ്ട്. പക്ഷേ ചോദ്യം വരുന്നത് ഇവിടെ നിന്നാണോ? ഈ തന്റെ വ്യാകുലതയെല്ലാം ഈശ്വരനെ പ്രാപിക്കാനുള്ള വ്യാകുലതയാണെന്ന് ധരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ചോദ്യം അവിടെ നിന്നാണ് വരുന്നത്. ചോദിക്കുന്നതാണ് വ്യാകുലതയുണ്ടെന്ന് പറയുന്നത് ശരിയാണ്, ഉറപ്പായിട്ടും വ്യാകുലതയുണ്ട്. പക്ഷേ ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണ്? എന്റെ ഈ വ്യാകുലതകളെല്ലാം ഈശ്വരനെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യാകുലത എന്നാണ്. അങ്ങനെ ഈശ്വരനെ പ്രാപിക്കുന്നതിനുള്ള വ്യാകുലതയുള്ള ഒരാൾ ഒരിക്കലും ഇതിനെ സംബന്ധിച്ചൊരു ഒരു സംശയമില്ല. കാരണം എന്താണ്? ഇത്തരം സംശയങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ ഒന്നും ആ മനസ്സിൽ കാണത്തില്ല. അവിടെ ഈ വ്യാകുലത എന്ന് പറയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. അയാൾ അശാന്തിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഈ ലോകത്തിലെ അശാന്തികളെ കുറിച്ച്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന എന്തുകൊണ്ട് നമ്മൾക്ക് ഈ ലോകത്തിലെ അശാന്തികൾ അനുഭവപ്പെടുന്നുണ്ട്? നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? ഈ ലോകത്തിലെ അശാന്തികളിൽ നിന്നും കരകയറുന്നതിനുള്ള മാർഗം, ലോകത്തിലെ അശാന്തികളുടെ മധ്യത്തിൽ നിൽക്കുന്നവനാണ്. അപ്പോൾ അവന് അത് ഒരു താഴ്ന്ന തലമാണ്. അവിടെ നിന്നാണ് ചിന്തിക്കുന്നത്. ഈശ്വരനെ പ്രാപിക്കുന്നതിനുള്ള വ്യാകുലത ഉള്ളിടത്ത് അവന്റെ മനസ്സിൽ വേറെ ഒന്നിനും സ്ഥാനമില്ല. അവന് ഈ ലോകമൊന്നും അലോസപ്പെടുത്തുന്നില്ല. അവന്റെ വ്യഗ്രത എന്ന് പറയുന്നത് എവിടെയാണ്? കേവലം ഈശ്വരനെ പ്രാപിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ലൗകികമായ അസ്വസ്ഥതകൾ, അശാന്തികൾ ഒന്നും അല്ല അവിടെയുള്ളത്. അത് മറ്റൊന്നാണ്. അത് ഉയർന്ന ഒരു ഭക്തന്റെ നിലയാണ്. അയാളുടെ മുമ്പിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അയാളിൽ നിന്ന് ചോദ്യങ്ങളൊന്നും വരത്തില്ല. ആ പറയുന്ന വ്യാകുലതയാണോ എന്റെ വ്യാകുലത എന്നൊന്നും ചോദിക്കില്ല. എന്തുകൊണ്ട്? അയാളുടെ വ്യാകുലത അയാൾക്ക് തിരിച്ചറിയാം. മറ്റാരും അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. വേറെ അടുത്ത് ഒന്നും സംശയം തീർക്കേണ്ട കാര്യമില്ല. ഇതങ്ങനെയല്ല. ഇത് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാർ ഉദ്ദേശിച്ചിട്ടല്ല. ഈശ്വരനെ പ്രാപിക്കുന്നതിനുള്ള ആ വ്യാകുലത എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന ഒരു സാധകന്റെ അലൗകികമായൊരവസ്ഥയാണ്. അത് വാക്കുകളുകൊണ്ട് വർണ്ണിക്കാനും നോക്കത്തില്ല. സാമാന്യമായ സുഖദുഃഖങ്ങളെന്ന് പറയുന്ന ലൗകികമായ സുഖദുഃഖങ്ങളൊന്നും അല്ല അത്. അവിടെ ഈ പറയുന്ന ലൗകികമായ അശാന്തി അതൊന്നും അവിടെ ഇല്ല. അത് ഈശ്വരീയമായ വ്യാകുലതയാണ്. അപ്പോൾ അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. അപ്പോൾ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. നമ്മുടെ ലൗകികമായ അശാന്തികൾ, നമ്മുടെ ടെൻഷൻ, മനസ്സിൻ്റെ ടെൻഷൻ, നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച്, നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഭൂതകാല പ്രവൃത്തികളെക്കുറിച്ച് ഒക്കെയുള്ള വിചാരങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഈ ടെൻഷനുകൾ, ഈ അസ്വസ്ഥതകൾ, വ്യാകുലതകൾ, ഇതെല്ലാം ഈശ്വരനെ പ്രാപിക്കാനുള്ള വ്യാകുലതയാണ് എന്നൊന്നും നമ്മൾ ധരിക്കാൻ പാടില്ല. ഇവിടെ പറയുന്നതിനെ കുറിച്ചല്ല ഇത്. സുഖദുഃഖങ്ങളിൽ സമനായിരിക്കുക, ക്ഷമി, ക്ഷമാവാൻ, അതും ബ്രഹ്മചാരിക്ക് വേണ്ട ഏറ്റവും വലിയൊരു യോഗ്യതയാണ്. എന്താണ് ക്ഷമ നിലനിർത്തുക? എല്ലാ കാര്യത്തിലും ഈശ്വരനെ പ്രാപിക്കുന്നതുവരെയുള്ള കാര്യങ്ങളിൽ എന്താണ് ക്ഷമയുണ്ടായിരിക്കുക. ബാക്കി വ്യവഹാരങ്ങളിൽ എല്ലാം ക്ഷമ പുലർത്തുക എന്ന് പറഞ്ഞാൽ ആ ക്ഷമ ഏതുവരെ ആകാം? എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ, ഏതുവരെ ക്ഷമിക്കും? ഞാൻ പരമാവധി ക്ഷമിച്ച് ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? സാറിന് എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ആത്മീയമായി ചിന്തിക്കുന്നവരെ തന്നെ പറയും, ഇത്രയും കാലം ഞാൻ ക്ഷമിച്ച്, ഇനി ഇത് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, ഇതിനെന്തെങ്കിലും ചെയ്തേ പറ്റൂ, പരിഹാരം എന്തെങ്കിലും പ്രതികാരം ചെയ്തേ പറ്റൂ എന്ന് ചിന്തിച്ചു. നമ്മുടെ ഭാഷകാരം പറയുന്ന എന്താണ്? ആകൃഷ്ടോ അഭിഹതോ അവിക്രിയ ഏവ അവസ്ഥ, അതാണ് അങ്ങേറ്റത്തെ ക്ഷമ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഈ പറയുന്ന ക്ഷമ എന്ന് പറയുന്ന എന്താണോ, ഒരു സാധകന്റെ ക്ഷമയെക്കുറിച്ച് പറയുകയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കും. ക്ഷമ എന്നൊക്കെ പറയുന്ന ഓരോ തലത്തിലും നിൽക്കുന്നവർക്ക് ഓരോ തരത്തിലാണ്. ഒരു സാധകന്റെ, ഒരു ഉത്തമനായ ഭക്തന്റെ ക്ഷമയെക്കുറിച്ച് പറയുകയാണ്. ആകൃഷ്ട, ചീത്ത വിളിച്ചെന്നിരിക്കട്ടെ, എന്നുവെച്ചാൽ അധിക്ഷേപിച്ചെന്നിരിക്കട്ടെ, വളരെ കാലമായി ഇയാളെന്നെ അധിക്ഷേപിക്കുന്നു, ഇതുവരെ ഞാൻ സഹിച്ചു, ഇനി ഇത് സഹിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ക്ഷമയല്ല. അതുമാത്രമല്ല, അഭിഹതോ തല്ലിയെന്നിരിക്കട്ടെ, നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാറുണ്ടല്ലോ. അപ്പോ അങ്ങനെ തല്ലിയാലും ചിലപ്പോൾ ദേഷ്യം വന്നൊരാൾ തല്ലിയെന്നിരിക്കും, ചിലപ്പോൾ നമ്മുടെ കുരുത്തക്കീടുകൊണ്ടായിരിക്കും തല്ല് കെട്ടുന്നത്. രണ്ടു തരത്തിലുമാവാം. ഏത് തരത്തിലായാലും ശരി, തല്ല് കിട്ടിക്കഴിഞ്ഞാലും അവിക്രിയവ അവസ്ഥയിൽ യാതൊരു വികാരവും കൂടാതിരിക്കുന്നു എന്നർത്ഥം. സാധാരണ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഒരു തെറ്റും ചെയ്യാതെയായിരിക്കും തല്ല് കിട്ടുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, എന്നാലും എന്നെ തല്ലിയല്ലോ, അങ്ങനെ ഇല്ലേക്കും. അതുകൊണ്ട് ഈ തല്ലും അടിയും പിടിയും ഒക്കെ പലരും പറയാറുണ്ട്. എല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് ആശ്രമത്തിൽ വന്നത്, ഇതൊക്കെ ഞാനെല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നവനാണ്, എന്നിട്ട് എന്നെ വീണ്ടും തല്ലിയോ? ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്, വീണ്ടും എന്നെ കൊണ്ട് പഴയ ആയുധങ്ങളൊക്കെ എടുപ്പിക്കാൻ പോവുകയാണ്, ചോദിക്കാറില്ലേ പലരും. എന്നാ കാണിച്ചു തരാം, ഒന്ന് കാണട്ടെ. അപ്പൊ ഇയാളെല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നവനാണ്. പണ്ട് വലിയ വീരശിവര പരാക്രമിയായിരുന്നു ഇവിടെ നാട്ടിൽ. ഇതൊന്നും വേണ്ട, മര്യാദയ്ക്ക് ജീവിക്കുക എന്നും പറഞ്ഞ് ആശ്രമത്തിൽ വന്നത്, ക്ഷമയൊക്കെ ശീലിക്കാൻ വേണ്ടി. ഇവിടെ വന്നപ്പോഴാണ് വീണ്ടും കിട്ടുന്നത് തല്ല്. അപ്പൊ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? എങ്ങനെ തിരിച്ചെന്തെങ്കിലും ചെയ്യാതിരിക്കും എന്നാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു, എന്താണ്? ഞാൻ മര്യാദക്കാരനായി ജീവിക്കാൻ സമ്മതിച്ചിട്ട് എന്തുകൊണ്ട് ആൾക്കാർ അതിനെ അനുവദിക്കുന്നില്ല ആശ്രമത്തിൽ പോലും? വീണ്ടും എന്തിനാ തല്ലും കൊണ്ട് എന്റെ പിറകെ നടക്കുന്നു? ഇങ്ങനെ ചിന്തിക്കുന്നു. തീർച്ചയായിട്ടും അകാരണമായിട്ടായിരിക്കും തല്ലിയത്, ഒരു കാരണം കൂടാതെയായിരിക്കും തല്ലിയത്, അതിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെയും തല്ല ആൾക്കാർ തല്ലാനായിട്ട് നടക്കുന്നവർ, അവർക്ക് ആരെങ്കിലും തല്ലിയാലേ സ്വന്തം കൈയുടെ തരിപ്പൊന്ന് മാറുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ തല്ലും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും തിരിച്ച് തല്ലുമെന്നുള്ളവനെ തല്ലത്തില്ല, സാധുക്കളായിരിക്കും തല്ലുന്നത്. അപ്പോൾ സ്വയം ചിന്തിച്ചു, എന്തിനാ എന്നെ തല്ലിയത്? അപ്പോൾ എന്താ അതിന് കാരണം? അപ്പോൾ പണ്ടെവിടെയോ കൊടുത്തിട്ടുണ്ട്, ആരോഗ്യമുള്ള സമയത്ത് ആർക്കോ കൊടുത്തിട്ടുണ്ട്, ഇപ്പം തിരിച്ചു കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിക്രിയ? വികാരങ്ങളൊന്നും ഉണ്ടാകത്തില്ല മനസ്സിൽ. വിദ്വേഷമൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ ഈ എന്നുവെച്ചാൽ കർമ്മത്തിന്റെ നിയമത്തെ ഓർക്കണമെന്നാണ്. അങ്ങനെ ഒരു നിയമം ഉണ്ടെന്നാണ്, കിട്ടുന്നതെല്ലാം എപ്പോഴും എവിടെയെങ്കിലും കൊടുത്തതായിരിക്കും കിട്ടുന്നത്. അപ്പോൾ വിചാരിക്കും ആ അങ്ങനെയാണ് എനിക്ക് കിട്ടിയെങ്കിൽ ശരി ഞാനും കൊടുത്തയ്ക്കാം. ചിലർ അതിനും മറുവശം കണ്ടുപിടിക്കും, എന്താണ് ആ അങ്ങനെ പണ്ടങ്ങാണ്ട് ഞാൻ കൊടുത്തതിനാണത് കിട്ടിയെങ്കിൽ ഇത് ഇവിടെ തീർക്കണ്ട, ഞാനും കൊടുത്തയ്ക്കാം. അപ്പം ഇനി അവന് ഇനി വേറെ അവനും എൻ്റെ നിന്നും കിട്ടാൻ ഇരിപ്പുണ്ടല്ലോ, ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കണ്ട എന്ന് അങ്ങനെ പോകും. അല്ല ഇതൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുവരെ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്തു മതി. അപ്പം ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ് എന്താണ് അഭിഹതോ തല്ല് കിട്ടിയാലും വ്യക്തമായി പറയുകയാണ്. കാരണം പിന്നെ ആചാര്യസ്വാമികളും എന്തൊക്കെയായാലും ഒരു സ്വാമിയല്ലേ, ഈ ആശ്രമത്തെ കുറിച്ചൊക്കെ നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് പറയണം തല്ല് കിട്ടിയാലും, ഇല്ലെങ്കിൽ ഭക്തന്റെ അടുത്ത് ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ തല്ല് കിട്ടിയാലും എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ സംഭവിക്കാം ഏത് സമയവും എന്നാണ്. ആചാര്യസ്വാമികളുടെ തന്നെ തലയെടുക്കാൻ ഒരാൾ ചെന്നില്ലേ, തല വെട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ ചെന്നില്ലേ? ഇപ്പോൾ അനുഭവമുണ്ട്, ആരെയും ആരും വെറുതെ വിടത്തില്ല. അതുകൊണ്ട് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും അത് വിചാരിച്ചോണം എന്താണോ, ഇതിന് മറ്റവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ നിരപരാധിയാണെങ്കിലും എന്നെ അവൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച വീരശൂര പരാക്രമങ്ങളെയൊന്നും പുറത്തെടുക്കേണ്ട കാര്യമില്ല. മറിച്ചോ അവക്രിയവാസ്തെ കർമ്മത്തിന്റെ അലംഘനീയമായൊരു നിയമമാണ്. ശരി, ഇതുകൂടെ അനുഭവിച്ചിട്ട് ഇവിടം കൊണ്ട് ഇതങ്ങ് അവസാനിപ്പിക്കാം, ഇനി ഇതിനെ തുടർന്ന് കൊണ്ടുപോണ്ട എന്ന് കരുതുക. കാരണം പ്രകൃതിയിൽ നിന്ന് ഈ ജന്മത്തിൽ കിട്ടേണ്ടതെല്ലാം കിട്ടണം, അത് ആകൃഷ്ടമായാലും ശരി, ചീത്ത പറച്ചിലായാലും ശരി, അഭിഹതമായാലും ശരി, അഭിഹനനമായാലും ശരി, തല്ലലായാലും ശരി, ഈ പ്രകൃതിയിൽ നിന്ന് എന്തൊക്കെയാണോ തനിക്ക് സമ്മാനമായിട്ട് ഒരുക്കി വച്ചിട്ടുള്ളത് അതെല്ലാം വികാരരഹിതനായി പ്രതികരിക്കാതെ സ്വീകരിച്ചോളുക. ആരോടും പരാതി പറയാതെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഗുരുവിനോടും പോയി പരാതി പറയണ്ട, ഗുരുവിനോട് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗുരു മറ്റവനും വിളിക്കുക, നീ അത് ചെയ്തോ, ശരി ആ നീ ഇത് ചെയ്തു അല്ലേ അത് ചെയ്തു, രണ്ടുപേരും വിളിച്ച് ഒരു താക്കീതൊക്കെ കൊടുക്കും. അത് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, ഗുരുവിനറിയാം ഇതേവനെ കിട്ടേണ്ടത് തന്നെയാണ്, ഇനിയും കിട്ടും എന്നറിയാം. അറിയാമെങ്കിലും തൽക്കാലത്തേക്ക് വിളിച്ചൊന്ന് സമാധാനിപ്പിക്കും. പക്ഷെ ഇത് സ്വയം ബോധ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്? അവിക്രിയവ അസ്ഥ, അതിന്റെ പരമാവധി ഇവിടെ ഭാഷകാരം പറയുന്ന എന്താണ്? വികാരരഹിതനായിരിക്കുക, കർമ്മത്തിന്റെ അലംഘനീയമായ നിയമത്തെ ഓർമ്മിച്ചിട്ട് മനസ്സിനെ ശാന്തമാക്കുക. ഇത് ഇവിടെ കൊണ്ട് തീർന്നെന്ന് കരുതുക, അന്ന് കരുതിയാൽ തീർന്നു. അല്ല പരാതിയും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവന്റെ മനസ്സിൽ വീണ്ടും പക വരും, ആ വീണ്ടും കിട്ടും, അപ്പോൾ അത് ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. അദ്ധ്യേഷ്ഠാ സർവഭൂതാനാം മൈത്രകരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖസുഖക്ഷമേ സന്തുഷ്ട സതതം യോഗി യതാത്മാ ദൃഢ നിശ്ചയ മയി അർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സമേ പ്രിയ യസ്മാൻ നോദ്ദിജതേ ലോകോ ലോകാൻ നോദ്ദിജതേ ചയ അശാമശഭയോദ്വേഗ മുക്തോ യസ്സ ച മേ പ്രിയ അനപേക്ഷസ്വജർദക്ഷ ഉദാസീനോ ഗതവ്യഥ സർവാരംഭപരിത്യാഗി യോ മദ്ഭക്തസമേ പ്രിയഃ യോ ന ഹൃഷ്യതി ന ദ്വേഷ്ഠി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭപരിത്യാഗി ഭക്തിമാന്യസമേ പ്രിയഃ.

പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിരഹങ്കാരനായിരിക്കണം. അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അഹംഭാവം ഇല്ലാതിരിക്കണം. നിർഗത അഹം പ്രത്യേക ഇതെല്ലാം. അപ്പോൾ പെരുമാറ്റത്തിലും മറ്റും നമ്മൾ ബാഹ്യവുമായി വിനയം പ്രകടിപ്പിക്കുന്നു. അതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ബ്രഹ്മചര്യ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. എന്താണോ ആവശ്യമില്ലാത്തടത്ത് ഗുരുവിൻ്റെ സന്നിധിയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ആവശ്യമില്ലാതെ തല ഉയർത്തി പിടിക്കാതിരിക്കുക. വിനയം ബാഹ്യമായി പ്രകടിപ്പിക്കേണ്ടിടത്ത് അത് പ്രകടിപ്പിക്കുക. പക്ഷേ മുഖ്യം എന്താണ്? ആന്തരികമായ ഭാവത്തിനെയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. കാരണം എന്തുകൊണ്ട്? ബാഹ്യമായി വിനയം നമ്മൾ പ്രകടിപ്പിച്ചാലും ആന്തരികമായി അഹങ്കാരത്തെ സൂക്ഷിക്കാം. അപ്പോൾ ഇത് രണ്ടും വേണം എന്ന് പറഞ്ഞത് ആചരണത്തെക്കുറിച്ച് പറയണമെങ്കിൽ വേറെയാണ്, ആന്തരികമായ ഭാവത്തെക്കുറിച്ച് പറയണമെങ്കിൽ അതാണ് മുഖ്യം. എന്നാ പറയുന്നു, സമ ദുഃഖസുഖ സമയ ദുഃഖസുഖേ ദ്വേഷ ദേശരാഗയോർ അപ്രവർത്തകേ യസ്യ സ സമ ദുഃഖസുഖ. പറയുന്നു സമ ദുഃഖസുഖ, സുഖദുഃഖങ്ങളിൽ സമനായിരിക്കണം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശരാഗയോർ അപ്രവർത്തകേ യസ്യ സ സമ ദുഃഖസുഖ. ഇത് നമ്മൾ കർമ്മയോഗത്തെക്കുറിച്ചും മറ്റും ചർച്ച ചെയ്ത് പറഞ്ഞതാണ്. ഇതൊരു ഭക്തന് വേണ്ടതാണ്. എന്താണ്? ഓരോരോ ദുഃഖവും സുഖവും പലതരത്തിലും പ്രാപ്തമാകാം. പലതരത്തിലെന്ന് പറയുമ്പോൾ ഒന്ന് പ്രധാനമായിട്ട് വരുന്നത് എങ്ങനെ? തൻ്റെ തന്നെ പ്രവൃത്തി കൊണ്ട് വരും സുഖവും ദുഃഖവും തനിക്ക് പ്രാപ്തവും. വർത്തമാനത്തിലെ പ്രവൃത്തി കൊണ്ട് തൻ്റെ കുളതായ്മകൾ കൊണ്ട് ദുഃഖം വരുന്നു, തൻ്റെ സൽപ്രവൃത്തികൾ കൊണ്ട് സുഖം വരുന്നു. പിന്നെ തൻ്റെ പ്രവൃത്തിയല്ല, തൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് വരും എന്നർത്ഥം. തൻ്റെ പ്രത്യേകിച്ചുള്ള പ്രവൃത്തി കൊണ്ടല്ല, പ്രകൃതി പ്രകൃതി നമുക്ക് ചിലപ്പോൾ സുഖത്തെയും ദുഃഖത്തെയും ഉണ്ടാക്കിത്തരുന്നു. താൻ പ്രത്യേകിച്ച് പ്രവർത്തിച്ചിട്ടൊന്നുമല്ല. കഠിനമായ ചൂട് ചൂട് സഹിക്കേണ്ടി വരുമ്പോൾ എന്ത് വരുന്നു? ആ ദുഃഖത്തെ ഉണ്ടാകുന്നു. അങ്ങനെ പ്രകൃതിയിൽ നിന്നു മറ്റ് ഇവിടെ പറയുന്ന ആദ്യ ഭൗതികമായ ദുഃഖങ്ങളെക്കുറിച്ച്, മറ്റു പ്രാണികളിൽ നിന്ന്, അതുപോലെ എന്താണ് മറ്റ് മനുഷ്യരിൽ നിന്ന്. തൻ്റെ പ്രവൃത്തി കൊണ്ടല്ലാതെ ഒരാൾ പറയുന്നുണ്ടോ ഞാനൊന്നും ചെയ്യുന്ന ഞാൻ നിരുപദ്രവകാരിയാണ്, എന്നിട്ടും അയാൾ എന്നെ ഉപദ്രവിക്കുന്നു. അപ്പോൾ ബാഹ്യമായും ദുഃഖങ്ങളുണ്ടാകാം, അതിന് താൻ ഉത്തരവാദിയായി കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്കറിയാൻ വയ്യാത്ത കാരണങ്ങൾ കൊണ്ട്, അജ്ഞേയമായ കാരണങ്ങൾ കൊണ്ട് ബാഹ്യമായി നമ്മളെ ദുഃഖിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകാം. തൻ്റെ പ്രവൃത്തി കൊണ്ട് സുഖദുഃഖങ്ങളുണ്ടാകാം. നമുക്കറിയാൻ വയ്യാത്ത കാരണങ്ങൾ, അതാണ് പറയുന്നത് എന്താണ്, തൻ്റെ കർമ്മം കൊണ്ട് സുഖദുഃഖങ്ങളുണ്ടാകാം. പൂർവ്വജന്മത്തിൽ ഉള്ള കർമ്മങ്ങളെന്നാണ് അതിന് കാരണം പറയുന്നത്. കാരണം എന്തോ അജ്ഞാതമായ കാരണങ്ങൾ കൊണ്ട് സുഖദുഃഖങ്ങൾ വരുന്നു. ബാഹ്യമായ നിമിത്തങ്ങളൊന്നും വേണ്ട, ആരും പുറമേ ഉപദ്രവിക്കാനൊന്നുമില്ല. പക്ഷെ ആന്തരികമായി സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു, അങ്ങനെയും സുഖദുഃഖങ്ങൾ വരാം. പിന്നെ ശാരീരികമായ വ്യാധികൾ കൊണ്ട് അതുകൊണ്ട് സുഖദുഃഖങ്ങളുണ്ടാകാം. ശരീരവ്യാധി വന്നു കഴിഞ്ഞാൽ, രോഗങ്ങളും മറ്റും വന്നു കഴിഞ്ഞാൽ സുഖദുഃഖങ്ങളുണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നതിനുള്ള നിമിത്തങ്ങൾ അനന്തമാണ്. വർണ്ണിക്കാൻ കഴിയാത്ത നിമിത്തങ്ങളുണ്ട് ഒരു ജീവന് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സുഖദുഃഖങ്ങളൊക്കെ വരുമ്പോൾ എന്ത് വരുന്നു? ആ സുഖദുഃഖങ്ങൾ രാഗദ്വേഷങ്ങളെ ഉണ്ടാക്കാത്തതായിരിക്കണം. സുഖദുഃഖങ്ങൾ വന്നുകൊള്ളട്ടെ, ആ സുഖദുഃഖങ്ങളെ ഇങ്ങനെ വന്നു ചേരുന്ന സുഖദുഃഖങ്ങളെ നമുക്ക് വർത്തമാന ജന്മത്തിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല. വ്യാധി അത് മാറ്റി നിർത്താൻ പറ്റത്തില്ല. വന്നു കഴിഞ്ഞാൽ അത് അനുഭവിച്ചതിനെ തീരുന്നു. ജ്ഞാനിയായാലും ഭക്തനായാലും ആരായാലും രോഗങ്ങൾ, അതുപോലെ ബാഹ്യ പ്രകൃതിയിൽ നിന്ന് വരുന്ന ഓരോ ദുഃഖ നിമിത്തങ്ങൾ കൊണ്ടുവരുന്ന ദുഃഖങ്ങൾ ഒഴിവാക്കാൻ പറ്റത്തില്ല. അജ്ഞാതമായി വരുന്ന പൂർവ്വകർമ്മഫലമായി വരുന്ന ബാഹ്യ നിമിത്തങ്ങളൊന്നും ഇല്ലാതെ മനസ്സിൽ വരുന്ന ദുഃഖ ഇതൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതെല്ലാം അനുഭവിക്കുമ്പോൾ എന്താണ്? ദ്വേഷ രാഗയോരപ്രവർത്തകൈ, ദേഷ്യരാഗങ്ങളെ ഉണ്ടാക്കരുത്, സുഖത്തോട് മനസ്സ് രഞ്ജിക്കരുത്, ദുഃഖത്തോട് മനസ്സ് ദേഷിക്കരുത്. ഇതാണൊരു ഭക്തന് സ്വീകരിക്കാവുന്ന മാർഗം, മധ്യമമായൊരു മാർഗം. രണ്ടു തരത്തിലേക്കും പോകാതിരിക്കുക. അനുഭവത്തിൻ്റെ രണ്ട് കോടികളാണത്.

ഒഴിവാക്കിയാലും അവന് വേണ്ട ദുഃഖത്തെ അവന്റെ പ്രാരബ്ധം കൊണ്ടുവരും. പ്രാരബ്ധം ദുഃഖത്തെ അവനെ എത്തിക്കും. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അവിടെ എന്ത് വേണം? സമദുഃഖ സുഖനായിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. അതാണ് ശാന്തി എന്ന് പറയുന്നത്. അതാണ് സമശബ്ദ സമത്വം യോഗവിച്ഛേദം എന്ന് പറയുന്നത്. ഇത് ഭക്തനും വേണം എന്നാണ്. അതുകൊണ്ട് ദുഃഖസുഖങ്ങളിൽ സമനായിരിക്കുക എന്ന് പറയുന്നു. അപ്പോ അത് അശാന്തസ്യ കുതസുഖം പറയുന്നു. പ്രശാന്ത മാനസ് പല ഭാഗങ്ങളും പറയുന്നുണ്ട്. പ്രശാന്ത മാനസനായിരിക്കുക, അത് സാധുവിന് വേണ്ടതാണ്. അശാന്തന് എങ്ങനെ സാധുവിൽ നിന്ന് സുഖം കിട്ടും എന്നറി. അത് അന്ധകരണത്തിൽ നിന്ന് ദുഃഖത്തെ ഉന്മൂലനാശനം ചെയ്തിട്ടല്ല, അന്ധകരണത്തിൽ വരുന്ന ദുഃഖങ്ങളെ, അവിടെ പ്രകടമാകുന്ന ദുഃഖങ്ങളെ സമനിലയിൽ നിർത്തിയിട്ടാണ്. ദുഃഖത്രയ അഭിഘാത, ദുഃഖത്രയം കൊണ്ട് പീഡിതനാണ് മനുഷ്യൻ. അതിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി പറയുന്ന ഇതാണ്. അതാണ് അസംഗതയും മറ്റും പറയുന്നത്. ആ ദുഃഖത്തിൽ നിന്ന് അസംഗനായിരിക്കുക, അതേ സാധ്യമാകും. മനുഷ്യന്റെ ബുദ്ധിയുണ്ടവന് അതേ സാധ്യമാകും. ശരീരത്തോടുകൂടിയിരിക്കും. ശരീരമില്ലെങ്കിൽ ശരി, കേവലമായ ആത്മാവ് മാത്രമാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ശരീരമുള്ളപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. സുഷുപ്തിയിൽ ദുഃഖമില്ല, അങ്ങനെ ദുഃഖമില്ലാത്ത സന്ദർഭങ്ങളുണ്ട്. ബോധം മൂർച്ഛ, അതാണ്. അവിടെ ദുഃഖം അനുഭവിക്കുന്നില്ല, പക്ഷെ അവിടെയെല്ലാം കിടപ്പുണ്ട് ദുഃഖം. ദുഃഖം അവിടെയെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട്, അത് അനുഭവിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ദുഃഖത്തെ നേരിടേണ്ടി വരുന്നത് ഇപ്പോഴാണോ? അപ്പോൾ എങ്ങനെ നേരിടണം? ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. സമ ദുഃഖസുഖനായിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ചിലർ ചോദിക്കും, മുമ്പും ചോദിച്ചിട്ടുണ്ട്, എന്താണ് അപ്പം ഭക്തൻ? എങ്ങനെയുണ്ടല്ലോ ഭക്തന്, ഭഗവാനെ കിട്ടാത്തത് കൊണ്ടായാൽ ദുഃഖിയായിരിക്കുന്നല്ലോ. ചിലർ പറയുന്നതാണ്, ഭഗവാനെ കിട്ടാത്തത് കൊണ്ടായാൽ വളരെ ദുഃഖിതനായിരിക്കുന്നു, അയാളുടെ മനസ്സിൽ തീവ്രമായ വ്യാകുലതയുണ്ട്, ഈശ്വരനെ പ്രാപിക്കാത്തതിലുള്ള വ്യാകുലത. അങ്ങനെയുള്ള ഭക്തന്മാരുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ അശാന്തിയുണ്ടോ? ചില ചോദി, ഏതെങ്കിലും തരത്തിലുള്ള അശാന്തിയുണ്ടോ? അപ്പോൾ ഈ ഈശ്വരനെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ വ്യാകുലത എന്ന് പറയുന്നത് അതൊരിക്കലും അശാന്തി അല്ല. ഇവിടെ അശാന്തി എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ഈശ്വരനെ പ്രാപിക്കുന്നതിനുള്ള വ്യാകുലത എന്നുള്ളത്? അത് കേട്ടിട്ടുണ്ട്. പക്ഷേ ചോദ്യം വരുന്നത് ഇവിടെ നിന്നാണോ? ഈ തന്റെ വ്യാകുലതയെല്ലാം ഈശ്വരനെ പ്രാപിക്കാനുള്ള വ്യാകുലതയാണെന്ന് ധരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ചോദ്യം എവിടുന്നാണ് വരുന്നത്? ചോദിക്കുന്നതാണ് വ്യാകുലതയുണ്ടെന്ന് പറയുന്നത് ശരിയാണ്, ഉറപ്പായിട്ടും വ്യാകുലതയുണ്ട്. പക്ഷേ ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണോ എന്റെ ഈ വ്യാകുലതകളെല്ലാം ഈശ്വരനെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യാകുലത എന്നാണ്. അങ്ങനെ ഈശ്വരനെ പ്രാപിക്കുന്നതിനുള്ള വ്യാകുലതകളുള്ള ഒരാൾ ഒരിക്കലും ഇതിനെ സംബന്ധിച്ചൊരു ഒരു സംശയമില്ല. കാരണം എന്താണോ? ഇത്തരം സംശയങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ ഒന്നും ആ മനസ്സിൽ കാണത്തില്ല. അവിടെ ഈ വ്യാകുലത എന്ന് പറയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. അയാൾ അശാന്തിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഈ ലോകത്തിലെ അശാന്തികളെ കുറിച്ച്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന എന്തുകൊണ്ട് നമ്മൾക്ക് ഈ ലോകത്തിലെ അശാന്തികൾ അനുഭവപ്പെടുന്നുണ്ട്? നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? ഈ ലോകത്തിലെ അശാന്തികളിൽ നിന്നും കരകയറുന്നതിനുള്ള മാർഗം, ലോകത്തിലെ അശാന്തികളുടെ മധ്യത്തിൽ നിൽക്കുന്നവനാണ്. അപ്പോൾ അവന് അത് ഒരു താഴ്ന്നതരമാണ്. അവിടെ നിന്നാണ് ചിന്തിക്കുന്നത്. ഈശ്വരനെ പ്രാപിക്കുന്നതിനുള്ള വ്യാകുലത ഉള്ളിടത്ത് അവന്റെ മനസ്സിൽ വേറെ ഒന്നിനും സ്ഥാനമില്ല. അവന് ഈ ലോകമൊന്നും അലോസപ്പെടുത്തുന്നില്ല. അവന്റെ വ്യഗ്രത എന്ന് പറയുന്ന എവിടെയാണ്? കേവലം ഈശ്വരനെ പ്രാപിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ലൗകികമായ അസ്വസ്ഥതകൾ, അശാന്തികൾ ഒന്നും അല്ല അവിടെ ഉള്ളത്. അത് മറ്റൊന്നാണ്. അത് ഉയർന്ന ഒരു ഭക്തന്റെ നിലയാണ്. അയാളുടെ മുമ്പിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നിന്ന് ചോദ്യങ്ങളൊന്നും വരത്തില്ല. ആ പറയുന്ന വ്യാകുലതയാണോ എന്റെ വ്യാകുലത എന്നൊന്നും ചോദിക്കില്ല. എന്തുകൊണ്ട്? അയാളുടെ വ്യാകുലത അയാൾക്ക് തിരിച്ചറിയാം. മറ്റാരും അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. വേറെ അടുത്തൊന്നും സംശയം തീർക്കേണ്ട കാര്യമില്ല. ഇതങ്ങനെയല്ല. ഇത് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടല്ല.

എന്താണ് അവിക്രിയ, വികാരങ്ങളൊന്നും ഉണ്ടാകത്തില്ല മനസ്സിൽ, വിദ്വേഷമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ എന്നുവെച്ചാൽ കർമ്മത്തിൻ്റെ നിയമത്തെ ഓർക്കണമെന്നാണ്. അങ്ങനെ ഒരു നിയമം ഉണ്ടെന്താണ്, കിട്ടുന്നതെല്ലാം എപ്പോഴും എവിടെയെങ്കിലും കൊടുത്തതായിരിക്കും കിട്ടുന്നത്. അപ്പോൾ വിചാരിക്കും അങ്ങനെയാണ് എനിക്ക് കിട്ടിയെങ്കിൽ ശരി ഞാനും കൊടുത്തേക്കാം. ചിലത് അതിനും മറുവശം കണ്ടുപിടിക്കും, എന്താണ് അങ്ങനെ പണ്ടെങ്ങാണ്ട് ഞാൻ കൊടുത്തതിനാണ് ഇത് കിട്ടിയെങ്കിൽ ഇത് ഇവിടെ തീർക്കണ്ട, ഞാനും കൊടുത്തേക്കാം. അപ്പോൾ ഇനി അവനും ഇനി വേറെ അവനും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ ഇരിപ്പുണ്ടല്ലോ, ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കണ്ട എന്ന് അങ്ങനെ പോകും. അല്ല ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുവരെ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്തു മതി. അപ്പോൾ ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ് എന്താണ് അഭിഹതോ, തല്ല് കിട്ടിയാലും വ്യക്തമായി പറയുകയാണ്. കാരണം പിന്നെ ആചാര്യ സ്വാമികളും എന്തൊക്കെയായാലും ഒരു സ്വാമിയല്ലേ, ഈ ആശ്രമത്തെ കുറിച്ചൊക്കെ നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് പറയണം തല്ല് കിട്ടിയാലും, ഇല്ലെങ്കിൽ ഭക്തന്റെ അടുത്ത് ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ, തല്ല് കിട്ടിയാലും എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ സംഭവിക്കാം ഏത് സമയവും എന്നാണ്. ആചാര്യ സ്വാമികളുടെ തന്നെ തലയെടുക്കാൻ ഒരാൾ ചെന്നില്ലേ, തല വെട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ ചെന്നില്ലേ? അപ്പോൾ അനുഭവമുണ്ട്, ആരെയും ആരും വെറുതെ വിടത്തില്ല. അതുകൊണ്ട് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും അത് വിചാരിച്ചോണം എന്താണോ, പിന്നെ മറ്റവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ നിരപരാധിയാണെങ്കിലും എന്നെ അവൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച വീരശൂര പരാക്രമങ്ങളെയൊന്നും പുറത്തെടുക്കേണ്ട കാര്യമില്ല. മറിച്ചോ അവക്രിയവാസ്തേ, കർമ്മത്തിൻ്റെ അലംഘനീയമായൊരു നിയമമാണ്. ശരി, ഇതുകൂടെ അനുഭവിച്ചിട്ട് ഇവിടം കൊണ്ട് ഇതങ്ങ് അവസാനിപ്പിക്കാം, ഇനി ഇതിനെ തുടർന്ന് കൊണ്ടുപോണ്ട എന്ന് കരുതുക. കാരണം പ്രകൃതിയിൽ നിന്ന് ഈ ജന്മത്തിൽ കിട്ടേണ്ടതെല്ലാം കിട്ടണം, അത് ആകൃഷ്ടമായാലും ശരി, എന്നുവെച്ചാൽ ചീത്ത പറച്ചിലായാലും ശരി, അഭിഹതമായാലും ശരി, അഭിഹനനമായാലും ശരി, തല്ലലായാലും ശരി, ഈ പ്രകൃതിയിൽ നിന്ന് എന്തൊക്കെയാണോ തനിക്ക് സമ്മാനമായിട്ട് ഒരുക്കി വച്ചിട്ടുള്ളത് അതെല്ലാം വികാരരഹിതനായി പ്രതികരിക്കാതെ സ്വീകരിച്ചോളുക. ആരോടും പരാതി പറയാതെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഗുരുവിനോടും പോയി പരാതി പറയണ്ട, ഗുരുവിനോട് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗുരു മറ്റവനും വിളിക്കുക, നീ അത് ചെയ്തോ, ശരി നീ ഇത് ചെയ്തു അല്ലേ, അത് ചെയ്തു. രണ്ടുപേരും വിളിച്ച് ഒരു താക്കീതൊക്കെ കൊടുക്കും. അത് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, ഗുരുവിനറിയാം ഇതേ ഇവന് കിട്ടേണ്ടത് തന്നെയാണ്, ഇനിയും കിട്ടും എന്നറിയാം. അറിയാമെങ്കിലും തൽക്കാലത്തേക്ക് വിളിച്ചൊന്ന് സമാധാനിപ്പിക്കും. പക്ഷെ ഇത് സ്വയം ബോധ്യപ്പെട്ടിരിക്കുന്ന എന്താണ് അവിക്രിയവ അസ്ഥേ, അതിന്റെ പരമാവധി ഇവിടെ ഭാഷകാരം പറയുന്ന എന്താണ് വികാരരഹിതനായിരിക്കുക. കർമ്മത്തിന്റെ അലംഘനീയമായ നിയമത്തെ ഓർമ്മിച്ചിട്ട് മനസ്സിനെ ശാന്തമാക്കുക. ഇത് ഇവിടെ കൊണ്ട് തീർന്നെന്ന് കരുതുക, അന്ന് കരുതിയാൽ തീർന്നു. അല്ല പരാതി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവന്റെ മനസ്സിൽ വീണ്ടും പക വരും, വീണ്ടും കിട്ടും, അപ്പം അത് ഒഴിവാക്കുക എന്ന് പറയുന്നു. അദ്ധ്യേഷ്ഠ സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമേ സന്തുഷ്ട സതതം യോഗി യതാത്മാ ദൃഢ നിശ്ചയ മയി അർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സമേ പ്രിയ യസ്മാന്നോദ്ജതേ ലോകോ ലോകാന്നോദ്ജതേ ചയ അശാമശ്രഭയോദ്വേഗ മുക്തോ യസ്സ ച മേ പ്രിയ അനപേക്ഷസ്വജർദക്ഷ ഉദാസീനോ ഗതവ്യഥ സർവാരംഭപരിത്യാഗീ യോ മദ്ഭക്തസമേ പ്രിയഃ യോ ന ഹൃഷ്യതി ന ദ്വേഷ്ഠി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭപരിത്യാഗീ മക്തിമാന്യസമേ പ്രിയഃ സമശത്രൌ ച മിത്രേ ച തഥാ മാനാപമാനയോ ശീതോഷ്ണസുഖദുഃഖേഷു സമസംഗവിവർജിത തുല്യനിന്ദാസ്തുതർം മൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേതസ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നര ഏതു ധർമ്യാമൃതമിതം യഥോക്തം വര്യുപാസതേ ശ്രദ്ധധാനാമത്പരമാ ഭക്താസ്തേ ദീവ മേ പ്രിയാഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഭ്യോ നമഃ.